ഗുരുപരമ്പരീത അധ്യായം 18 ശ്ലോകം 20. സർവഭൂതേഷു യേനൈകം ഭാവം അവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധിരാജ സാത്വികം. ജ്ഞാനസ്യതു താവത് ത്രിവിധത്വം ഉച്യതേ. ജ്ഞാനത്തിന്റെ ത്രിവിധത്വം, ജ്ഞാനം, ബുദ്ധി തുടങ്ങിയ വേല എന്നീ മൂന്ന് തരത്തിൽ വിശദീകരിക്കും. ഇവിടെ ജ്ഞാന മൂന്ന് തരത്തിൽ എങ്ങനെയാണെന്ന് പറയുന്നു. സർവഭൂതേഷു, സർവഭൂതേഷു അവ്യക്താദി സ്ഥാവരാന്തേഷു. സർവഭാവം ഇവിടെ പറയുന്നു വസ്തു. സർവഭൂതേഷു അവ്യക്താദി സ്ഥാവരാന്തേഷു ഭൂതേഷു യേന ജ്ഞാനേന ഏകം ഭാവം വസ്തു ഭാവശബ്ദോ വസ്തുവാചി ഏകം ആത്മവസ്തു. സർവഭൂതങ്ങളിലും സാധാരണ ഭൂതശബ്ദങ്ങൾക്ക് പ്രാണികളും നടത്തുന്നുണ്ട്, ഇവിടെ പറയുന്നു വസ്തു. അതുകൊണ്ടുകൊണ്ട് ഭാഷ്യകാരൻ അവ്യക്താദി സ്ഥാപന അന്തേക്ഷം എന്ന് പറഞ്ഞു. അവ്യക്തം മുതൽ സ്ഥാപനം വരെയുള്ള സർവവസ്തുക്കൾ, അപ്പൊ സർവപ്രപഞ്ചത്തിലും നടത്തും, സർവത്തെയും ഉൾക്കൊള്ളുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പറഞ്ഞു ഭാവശബ്ദവും വസ്തുവാചി. ഭാവശബ്ദത്തിന് വസ്തു എന്നർത്ഥമുണ്ട്. അപ്പൊ സർവഭൂതങ്ങളിലും ഏനജ്ഞാനേന ഏകം ഭാവം വസ്തു, ഏതൊരു ജ്ഞാനം കൊണ്ടാണോ ഒരു വസ്തുവിനെ, ഒരു ഭാവത്തെ കാണുന്നത്. ഇവിടെ എന്താണ് വസ്തു? ആത്മവസ്തു. ആത്മവസ്തു തീർത്ഥ സർവപ്രാണികളിലും ഒരു വസ്തുവിനെ കാണുക, ആത്മവസ്തുവിനെ കാണുക, അതാണ് സാത്വികമായ ജ്ഞാനം. അപ്പൊ രാമാനുചാര്യർ പറയും ബ്രാഹ്മണ ക്ഷത്രിയ ബ്രഹ്മചാരി ഗൃഹസ്ഥാദി രൂപയാണ്. കാരണം അടുത്തിനി ബ്രഹ്മക്ഷത്രാദി ഭേദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നു ബ്രാഹ്മണ ക്ഷത്രിയാദികളിൽ സർവത്തിനും ബ്രഹ്മചാരി ഗൃഹസ്ഥൻ എന്നുവെച്ചാൽ വ്യാവഹാരികമായി ഇതിനെ പലതട്ടിലാണ് നടത്തിയിരിക്കുന്നു. ബ്രാഹ്മണന്മേരെ, ക്ഷത്രിയന്മേരെ, ബ്രഹ്മചാരിമേരെ, ഗൃഹസ്ഥന്മേരെ എന്നിങ്ങനെ സമൂഹത്തിലിങ്ങനെ പലതായി വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെ വേർതിരിച്ചിരിക്കുന്ന സർവത്തിലും ഏകം വസ്തു, ആത്മവസ്തു കാണുന്ന ആ ജ്ഞാനം, അതാണ് സാത്വിക ജ്ഞാനം. ഏനജ്ഞാനേന ഏകം വസ്തു, ഏതൊരു ജ്ഞാനം കൊണ്ടാണോ ഒന്നിനെ കാണാൻ കഴിയുന്നത്, ഒരാത്മവസ്തുവിനെ കാണാൻ കഴിയുന്നത്, അത് സാത്വികമാണ്. ഭാവം ഏകം ഭാവം ഒരാത്മവസ്തുവിനെ കാണുന്നു. അതെങ്ങനെയുള്ളതാണ് ആത്മവസ്തു? അത് പറയുന്നു അവ്യയം ന വേദി സ്വാത്മന ധർമ്മേർവ കൂടസ്ഥം നിത്യം ഇത്യർത്ഥ. അവ്യയം എന്ന് വെച്ചാൽ നവ്യേദി, അതിന് വ്യയം സംഭവിക്കുന്നില്ല, നാശം സംഭവിക്കുന്നില്ല, പരിണാമം, ക്ഷയം, നാശം ഇതൊന്നും സംഭവിക്കുന്നില്ല. വ്യയം എന്ന് പറയുന്നതിന് അർത്ഥമെല്ലാം വരും. സ്വാത്മന സ്വയം നശിക്കുന്നില്ല, സ്വയം അത് പരിണമിക്കുന്നില്ല, സ്വയം അതിന് ക്ഷയം സംഭവിക്കുന്നില്ല, സ്വയം നശിക്കുന്നില്ല. ധർമ്മീർവ അതിന്റെ ധർമ്മങ്ങളെ കൊണ്ട് അത് നശിക്കുന്നില്ല. ഒരു വസ്തുവിന് സ്വയം നാശം സംഭവിക്കാം, ആ വസ്തുവിന്റെ ധർമ്മങ്ങളുടെ നാശത്തിലൂടെ ആ വസ്തുവിന് നാശം സംഭവിക്കാം. ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ധർമ്മങ്ങളെന്ന് പറയുമ്പോൾ അതിന്റെ ഗുണങ്ങളോ അതിന്റെ അവയവങ്ങളോ എല്ലാം നശിക്കുന്നുണ്ട്, ഒരു വസ്തു നശിക്കാം. ഒരു വസ്തുവിന്റെ രൂപം, രസം തുടങ്ങിയ ഗുണങ്ങൾ നശിച്ച വസ്തു നശിച്ചു പോവാം. അല്ലെങ്കിൽ അതിന്റെ അവയവങ്ങൾക്ക്, വസ്ത്രം അതിന്റെ ഗുണങ്ങൾക്ക് നാശമുണ്ട്, അതിന്റെ അവയവങ്ങൾ, അതിന്റെ നൂല് നശിച്ച വസ്ത്രം നശിക്കുന്നു, ധർമ്മങ്ങൾ നശിക്കുന്നുണ്ട്, അതിന്റെ നിറം അത് നശിക്കുന്നുണ്ട്, വസ്ത്രം നശിക്കുന്നു, അവന്റെ ആകൃതി അതിന് വ്യത്യാസം വരുന്നുണ്ട്, നശിക്കുന്നു. ഇതുപോലെ ഭാവവസ്തുക്കൾക്കെല്ലാം എന്താണ് സ്വയം അല്ലെങ്കിൽ അതിന്റെ ധർമ്മങ്ങളുടെ നാശം കൊണ്ട് അത് നശിക്കും. അത് കത്തി ചാമ്പലായാലും അത് നശിക്കുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, വികാരരഹിതമാണ്, കൂടസ്ഥമാണ്, നിത്യമാണ് ആത്മവസ്തു. അതുകൊണ്ടാണ് അവ്യയം ഭാവം, അവ്യയമായിരിക്കുന്ന ആത്മവസ്തുവിനെ കാണുന്നു എന്നാണ്. ഈശ്വരയേന ജ്ഞാനേന പശ്യതി, ഏന ജ്ഞാനേന പശ്യതി, ഏതൊരു ജ്ഞാനം കൊണ്ടാണോ അത് കാണുന്നത്, ഈ ഏകത്വത്തെ, സർവപ്രാണികളിലുള്ള ഏകത്വത്തെ ഏതൊരു ജ്ഞാനം കൊണ്ടാണോ കാണുന്നത്. തംജ ഭാവം അവിഭക്തം പ്രതിദേഹം വിഭക്തേഷു ദേഹഭേദേഷു ന വിഭക്തം തദാത്മവസ്തു വ്യോമവൻ നിരന്തരം. അവ്യയമായ ഭാവത്തെ വിശദീകരിക്കുകയാണ്. അവ്യയമായ ഭാവം അതെങ്ങനെയുള്ളതാണ്? അവിഭക്തം പ്രതിദേഹം വിഭക്തേഷു ദേഹഭേദേഷു ന വിഭക്തം. ദേഹഭേദമുണ്ട്, വിഭക്തമായിരിക്കുന്നു, ഭിന്നങ്ങളായിരിക്കുന്നു. അതിൽ നിന്ന് വിഭക്തം തദാത്മവസ്തു, ആത്മവസ്തു വിഭക്തമല്ല. അതാണ് അവിഭക്തം വിഭക്തേഷു. വ്യോമവത് നിരന്തരം, അതിനെ വിശദീകരിക്കുന്നു. അവിഭക്തം നിരന്തരം, അന്തരം ഇട അതില്ലാത്തത്, അന്തരമില്ലാത്തത്, ഭേദമില്ലാത്തത്, ആകാശത്തെ പോലെ, അതാണ് ആത്മവസ്തു. ഇവിടെ രണ്ട് കാര്യങ്ങളെയും പറയുകയാണ്. വിഭക്തേഷു അവിഭക്തം. വിഭക്തം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ പറയുന്നു, വ്യാവഹാരികമായ നമ്മുടെ അനുഭവത്തിൽ വസ്തുക്കളെല്ലാം പലതായിട്ടാണ് കാണുന്നത്. ആ പലതായി കാണുന്നതിൽ അവിഭക്തമായിരിക്കുന്നു, ഏകമായിരിക്കുന്നു, അതാണ് ആത്മവസ്തു. അങ്ങനെയുള്ള ആത്മവസ്തുവിനെ കാണുന്നതിനുള്ള ജ്ഞാനം, തജ്ഞാനം, സാക്ഷാത് സമ്യക് ദർശനം, അദ്വൈതാത്മവിഷയം, സത്യവും വിദ്ധി, തജ്ഞാനം ആ ജ്ഞാനമാണ്. സാക്ഷാത് സമ്യക് ദർശനം, സാക്ഷാത് എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ടുള്ള സമ്യക് ദർശനം. സമ്യക് ദർശനം എന്ന് വെച്ചാൽ സംശയം, ഭ്രമം, ഇതൊന്നും കൂടാതെയുള്ള ജ്ഞാനമാണ് സമ്യക് ദർശനം. അത് സാക്ഷാത്വമായിരിക്കണം, എന്ന് വെച്ചാൽ അത് പ്രത്യക്ഷമായിരിക്കണം. അങ്ങനെയുണ്ടാകുന്ന ഒരു ജ്ഞാനം എന്താണ്? അദ്വൈതാത്മവിഷയം. അദ്വൈതാത്മാവിനെ സംബന്ധിച്ചുള്ള ഒരു ജ്ഞാനം മാത്രമേ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. സാക്ഷാത്തായും സമ്യക്കായും ഉള്ള ജ്ഞാനം അതേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഇവിടെ പറഞ്ഞല്ലോ, വിഭക്തേഷു, വിഭക്തമായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കുണ്ട്. ആ ജ്ഞാനം സാക്ഷാത്താണ്, നമ്മൾ പ്രത്യക്ഷമായി കാണുന്നുണ്ട്. വസ്തുഭേദം, വസ്തുക്കളിലുള്ള ഭേദം നമ്മൾ പ്രത്യക്ഷമായി കാണുന്നുണ്ട്. ചക്ഷുന്ദ്രിയം കൊണ്ട് കാണുന്നു, മറ്റേന്ദ്രിയങ്ങളിലൂടെ കാണുന്നു, മനസ്സുകൊണ്ട് കാണുന്നു. ഇത് വിഭക്തജ്ഞാനമാണ്, സർവർക്കും അനുഭവമുള്ള ജ്ഞാനമാണ്. അത് പ്രത്യക്ഷമാണ്, അതിന് നമുക്ക് സമ്യക് ദർശനമെന്നും പറയാം, പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിൽ. കാരണം ഈ വിഭക്തജ്ഞാനത്തിൽ തന്നെ സംശയം കൂടാതെ, ഭ്രമം കൂടാതെ ഒരു വസ്തുവിനെ, വസ്തു എന്ന് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സമ്യക്കാണ്. രജ്ജുവിനെ കണ്ടിട്ട് രജ്ജു എന്ന് തന്നെ അറിയുന്നു, അത് സമ്യക്ജ്ഞാനം. ഭ്രാന്തിയില്ലാതെ അറിയുന്നു, പ്രത്യക്ഷവുമാണ്. അത് ആണ് ഇവിടെ പറഞ്ഞ വിഭക്തേഷു, വിഭക്തമായ പ്രപഞ്ചബോധം നമുക്ക് പ്രത്യക്ഷമായും സമ്യക്കായും ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്, വിഭക്തമായിരിക്കുന്ന പ്രപഞ്ചജ്ഞാനത്തിലുള്ള അവിഭക്തജ്ഞാനം. അതെന്താണ്? അത് പറയുന്നു അദ്വൈതാത്മവിഷയം, അദ്വൈതാത്മാവിനെ കുറിച്ചുള്ള അറിവ്, അത് സാത്വികമാണ്. അപ്പോ നമ്മുടെ ദൈനംദിന അനുഭവത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, അത് പ്രത്യക്ഷവും സമീപമാണെങ്കിലും ഇവിടെ പറയുന്നത് അതിനപ്പുറമുള്ള ഒരു അറിവിനെ കുറിച്ചാണ്. സാത്വികജ്ഞാനവും പറയുന്നത് ആ ജ്ഞാനം അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ സാക്ഷാത് സമ്യക് ദർശനം എന്ന് പറയുമ്പോൾ അത് ഒരനുഭൂതിയെക്കുറിച്ച് പറയുകയാണ്. അവിഭക്തം വിഭക്തേഷു സാത്വിക ജ്ഞാനം എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളിത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ നമുക്കുണ്ടാകുന്ന ജ്ഞാനം അത് ശാബ്ദിക ജ്ഞാനം. ആ ജ്ഞാനം അത് സമ്യകാണെന്ന് വെച്ചാൽ പരമാവധി വ്യാവഹാരിക തലത്തിൽ ഉണ്ടാകാമെന്നുള്ളതിൽ വെച്ച് സമ്യകാണ്. ഭ്രമവും സംശയവുമില്ലാത്ത ജ്ഞാനമാണ്. വ്യാവഹാരികമായി നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനങ്ങൾ രണ്ടു തരത്തിലും വരാം. ഭ്രമജ്ഞാനം വരാം, സംശയജ്ഞാനം വരാം, യഥാർത്ഥ ജ്ഞാനം വരാം. പക്ഷെ ഇവിടെ ആത്മതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അശാബ്ദിക ജ്ഞാനം, അത് ഈ ആത്മവസ്തുവിനെ കുറിച്ച് നമുക്കുണ്ടാകാമെന്നുള്ള പരമാവധി ജ്ഞാനം, ശബ്ദത്തിലൂടെ ഉണ്ടാകാമെന്നുള്ള പരമാവധി ജ്ഞാനം, അതുകൊണ്ട് തന്നെ ശാബ്ദിക ജ്ഞാനം എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല, തജ്ഞാനം വിദ്യ സാത്വികം, അതൊരനുഭൂതിയെക്കുറിച്ചാണ് പറയുന്നത്. ആ അനുഭൂതി എന്ന് പറയുന്നത് ശബ്ദാനുപാതി ജ്ഞാനം എന്ന് പറയും. അതായത് ശബ്ദത്തെ പിന്തുടർന്ന് വരുന്ന ജ്ഞാനം എന്താ? സാധാരണ ജ്ഞാനങ്ങളെല്ലാം ശബ്ദത്തെ പിന്തുടർന്ന് വരുന്ന ജ്ഞാനമാണ്. അനുഭൂതി എന്ന് പറയുന്നത് ശബ്ദാനുപാതിയല്ല. ശബ്ദത്തെ പിന്തുടർന്ന് വരുന്ന എല്ലാ ജ്ഞാനത്തിനെയും വികല്പം എന്ന് പറയും. എല്ലാ ജ്ഞാനങ്ങളും വികല്പമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആകാശകുസുമം എന്ന് പറയും. ആകാശകുസുമം എന്ന് പറയുമ്പോൾ നമുക്കെന്ത് ജ്ഞാനം ഉണ്ടാകുന്നത്? ആകാശത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. ആകാശം എന്ന് പറഞ്ഞാൽ നമുക്കുടനെ ഒരു അറിവുണ്ടാവും. ആകാശം, ആകാശത്തെക്കുറിച്ച് നമ്മൾ എന്താണോ ധരിച്ചിരിക്കുന്ന അറിവ് നമുക്കുണ്ടാവും. ആകാശത്തെക്കുറിച്ച് ചിലർക്ക് ജ്ഞാനം ഉണ്ടാകുന്നത് ശൂന്യത എന്ന് തോന്നും. ചിലർക്ക് ആകാശത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു മേളിൽ കാണുന്ന നീലാകാശം. ഇങ്ങനെ പലതരത്തിൽ ആകാശത്തെക്കുറിച്ച്, ആകാശം എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല ജ്ഞാനം ഉണ്ടാകുന്നു. ആകാശത്തെക്കുറിച്ചുള്ള ഒരുവിന്റെ ധാരണ അനുസരിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു. കുസുമോന്ന് കേട്ടാലോ പുഷ്പം, പുഷ്പത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു. പുഷ്പത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ ജ്ഞാനം ഉണ്ടാകുന്നു. പക്ഷെ ആകാശ കുസുമോന്ന് കേട്ടാൽ ആകാശത്തിൽ ഉള്ള ഒരു കുസുമം, അങ്ങനെ വിശേഷിച്ച് ആകാശ സംബന്ധിയായുള്ള ഒരു കുസുമത്തെക്കുറിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വികല്പജ്ഞാനം എന്ന് പറയും. ആകാശത്തെക്കുറിച്ചും പുഷ്പത്തെക്കുറിച്ചും ജ്ഞാനം ഉണ്ടായാലും ആകാശത്തിലുള്ള ഒരു പുഷ്പം, അങ്ങനെ ഒരു ജ്ഞാനം നമുക്കുണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാത്തത്? ഇന്നുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ, അതായത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവത്തിലായാലും ശരി, മനസ്സുകൊണ്ടുള്ള നമ്മുടെ കാണൽ സങ്കല്പങ്ങളിലായാലും ശരി, നമുക്ക് ഈ ആകാശത്തുള്ള ഒരു പുഷ്പത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആകാശ കുസുമം എന്ന് ഉള്ളത് നമ്മുടെ ജ്ഞാനം ഭാഗികമായ ഇവിടെ ജ്ഞാനം ഉണ്ടാകുന്നു. എന്നാൽ പൂർണ്ണമായ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല. അതേസമയം നമ്മളോട് മറ്റാരെങ്കിലും മറ്റൊരു പുഷ്പത്തെക്കുറിച്ച് പറയണം, കമലം, താമര എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ജ്ഞാനം ഉണ്ടാകുന്നു. കാരണം അവിടെ ശരിയായ ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ ശബ്ദജ്ഞാന അനുപാതിയാണെങ്കിലും ആ ജ്ഞാനം എന്ന് വരുന്നു, ശരിയായ ജ്ഞാനം ഉണ്ടാകുന്നു. രണ്ട് സ്ഥലത്തും വരുന്ന വ്യത്യാസം എന്താണ്? ഒരിടത്തുണ്ടാകുന്ന ജ്ഞാനം വസ്തുശൂന്യം, മറ്റിടത്തുണ്ടാകുന്ന ജ്ഞാനം വസ്തുസത്. താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജ്ഞാനം ഉണ്ടാകും, താമരപ്പൂവിനെ കുറിച്ചുള്ള ജ്ഞാനം. ഇവിടെ വസ്തുശൂന്യമല്ല, വസ്തുസത്തായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. ആശമി ആകാശകുസുമം എന്ന് പറഞ്ഞാലോ, ആകാശത്തെക്കുറിച്ചും കുസുമത്തെക്കുറിച്ചും ജ്ഞാനം ഉണ്ടായിട്ടും വസ്തുശൂന്യമായ ഒരു ജ്ഞാനമാണ് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം ആകാശത്തോട് ബന്ധപ്പെട്ട ഒരു കുസുമം, അങ്ങനെ ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇതിനെ വികല്പജ്ഞാനം എന്ന് പറയുന്നു. ഏകത്വ ജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സാത്വികമായ ജ്ഞാനം. ഏകത്വജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ശബ്ദശ്രവണത്തിലൂടെ നമുക്കുണ്ടാകുന്നത് വികല്പജ്ഞാനമാണ്, വസ്തുശൂന്യമായ ജ്ഞാനമാണ്. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് ജ്ഞാനമൊന്നും ഉണ്ടാകാതിരിക്കുന്നില്ല. അവിഭക്തം വിഭക്തേഷു എന്ന് പറയുന്നു. വിഭക്തങ്ങളെ കുറിച്ച് നമുക്കറിയാം, ഭിന്നങ്ങളായിരിക്കുന്ന പ്രപഞ്ചാനുഭവം നമുക്കുണ്ട്. അവിടെ എന്താണ്, വസ്തുസത്തായ ജ്ഞാനം അതിനെക്കുറിച്ചുണ്ടാകുന്നു. പക്ഷെ അവിഭക്തം പറയുന്നു, അവിടെ മാറാത്ത ഒന്ന്, നാശമില്ലാത്ത ഒന്ന്, അത് ആത്മവസ്തുവാണ്. ഇങ്ങനെ പറയുമ്പോൾ അവിടെ നമുക്ക് വസ്തുശൂന്യമായ ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. കാരണം പ്രപഞ്ച അനുഭവത്തിൽ നമുക്ക് നമ്മൾ നശിക്കുന്നതും നശിക്കാത്തതും കാണും. അതുകൊണ്ട് നശിക്കാത്ത വസ്തുക്കളെക്കുറിച്ചുള്ള അനുഭവം നമുക്കുണ്ട്. എന്നുവെച്ചാൽ ആപേക്ഷികമായി നശിക്കാത്ത വസ്തുക്കൾ, നശിക്കുമ്പോഴും നശിക്കാതിരിക്കുന്ന വസ്തുക്കളെ കാണും. ഇവിടെ പ്രപഞ്ചത്തിൽ സ്ഥായിയായി നിൽക്കുന്ന വസ്തുക്കളെ നമ്മൾ കാണും, സൂര്യനെയും ചന്ദ്രനെയും എല്ലാം കാണും. പക്ഷേ ഭൂമിയിൽ വൃക്ഷങ്ങളും സസ്യങ്ങളും മനുഷ്യനും എല്ലാം ഉണ്ടായി നശിക്കുന്നു. ആപേക്ഷികമായി നശിക്കാത്ത ജ്ഞാനം നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് നിത്യമാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. കൂടസ്ഥം, നിർവികാരി എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. ഇവിടെ വികാരങ്ങൾ സംഭവിക്കുന്ന വസ്തുക്കളെ നമ്മൾ കാണുന്നുണ്ട്. വികാരം സംഭവിക്കാതെ ആപേക്ഷികമായി നിലനിൽക്കുന്ന വസ്തുക്കളിൽ നമുക്കറിയാം. അവിടെയെല്ലാം ആപേക്ഷികമായി ഈ പദങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകും. പക്ഷെ എന്നാലും ഇവിടെ പറയുന്ന വസ്തു, അങ്ങനെ ഒരു വസ്തു എന്താണോ ആത്മവസ്തു, അങ്ങനെ ഒന്ന് നിർവികാരിയായി നശിക്കാത്തത്, അങ്ങനെ ഒരു ആത്മവസ്തുവിനെ നമുക്ക് പരിചയമില്ല. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഒരു ജ്ഞാനം, അത് വസ്തുശൂന്യമായ ജ്ഞാനമാണ്, വികല്പജ്ഞാനമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ സാക്ഷാത് സമ്യക് ദർശനം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച് വസ്തുസത്തായി അങ്ങനെ ഒരു ജ്ഞാനം വരും. പക്ഷെ ആത്മവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ജ്ഞാനം വികല്പജ്ഞാനമാണ്, വസ്തുശൂന്യമായ വികല്പജ്ഞാനമാണ്. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്, തജ്ഞാനം വിദ്യസാത്വികം, അങ്ങനെ ഒരു സാത്വികമായ ജ്ഞാനമുണ്ട് എന്ന് പറയുമ്പോൾ ഇതെന്താണോ, ഇത് അപരോക്ഷ അനുഭൂതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗീതയിൽ പറയുന്ന അദ്വൈതജ്ഞാനം, ദ്വന്ദ്വാതീതമായ ജ്ഞാനം എന്ന് പറയും. ഇതിനെക്കുറിച്ച് പല ഭാഗങ്ങളും പറയുന്നുണ്ട്. സർവത്ര സമദർശിന അവിഭക്തം വിഭക്തേഷു ഇവിടെ പറഞ്ഞു. വാസുദേവ സർവമിതി സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം. ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഗീതയിൽ നിർദ്ദേശിക്കുന്ന ഇത്, ഈ ഏകത്വജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രത്യക്ഷമായി ശ്രവണത്തിലൂടെ അല്ലെങ്കിൽ സങ്കല്പത്തിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു ജ്ഞാനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. സാക്ഷാത് സമ്യക് ദർശനം എന്ന് പറയുന്ന അനുഭൂതിയാണ്. ആ അനുഭൂതി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ സാത്വികമായ ഒരു ജ്ഞാനം, അത് സാത്വികമായൊരു അന്ധകരണത്തിലെ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ മനസ്സിന്റെ സാത്വികമായൊരു തലത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ്. അതിനെ കൂടുതൽ വിശദീകരിക്കാനും ഒക്കത്തില്ല. കാരണം എന്തുകൊണ്ട്, നമ്മൾ എന്ത് ഏത് തരത്തിൽ ഇതിനെ വിശദീകരിക്കാൻ പോയാലും അതിൽ നിന്ന് നമുക്കുണ്ടാകുന്നത് വികല്പജ്ഞാനമായിരിക്കും, വസ്തുശൂന്യമായിട്ടുള്ള. എന്തുകൊണ്ട്? കാരണം ഇത് പറയുന്നു അദ്വൈതാത്മവിഷയം. അദ്വൈതമായ ഒരാത്മാവ് അത് വസ്തുസ്വത്തായി നമ്മുടെ മുമ്പിലില്ല. അത് വസ്തുസ്വത്താവുന്ന എപ്പോ? ഈ ജ്ഞാനം ആനുഭൂതികമായി മാറുമ്പോഴേ ഉള്ളൂ. ആ ജ്ഞാനത്തെ ആനുഭൂതികമാക്കുന്നതിന് ശബ്ദത്തിനൊട്ട് കഴിവുമില്ല. ശബ്ദത്തിനെപ്പോഴും ആത്മവസ്തുവിനെ വികല്പമായിട്ടേ ബോധിപ്പിക്കാൻ പറ്റും. ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അത് വികല്പമായിട്ടെന്ന് വെച്ചാൽ വസ്തുശൂന്യമായിട്ടേ ബോധിക്കും. അതുകൊണ്ട് ഈ നമ്മളുടെ മനസ്സിൽ ധാരണകളുണ്ടാകുന്നു. ആത്മാവ് ഏകമാണ്, അത് അമ്പീയമാണ്, കൂടസ്ഥമാണ്, നിത്യമാണ്. ഇങ്ങനെ ആത്മവസ്തുവിനെ കുറിച്ച് ഉണ്ടാകുന്ന ധാരണകൾ, ഈ ധാരണകളൊന്നും പരമാർത്ഥമല്ല. ഇത് ഏകദേശ ജ്ഞാനമാണ്. എന്ന് വെച്ചാൽ സംശയ വിവരങ്ങളോടുകൂടിയതാണ് ഈ ജ്ഞാനം. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ നിന്ന് ഞാൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത്, ശബ്ദത്തിൽ നിന്ന് ഞാൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതാണ്. എന്നാൽ ഇത്തരം ഒരു ജ്ഞാനം അവാസ്തവമല്ല. എന്തുകൊണ്ട്? കാരണം അനുഭൂതിയുടെ തലത്തിൽ അതിൻ്റെ ഒരു നിലനിൽപ്പുണ്ട്. സാത്വികമായൊരു അനുഭൂതിയിൽ മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ. അനുഭൂതിയിലെത്താത്തടത്തോളം കാലം ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ അവ്യക്തമായ ധാരണകളെ നിലനിൽക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം എന്തെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ അതൊന്നും അതിൻ്റെ പൂർണ്ണതയിലല്ല. ഭാഗികമായ ഞാനും മാത്രമേ നമുക്ക് അതിൽ നിന്നുണ്ടാവുന്നുള്ളൂ. പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഇത്രയും നമ്മൾ സാത്വികമായ ജ്ഞാനം, സാത്വികം എന്ന് പറയുമ്പോൾ അത് വളരെ ലാഘവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നല്ല. അപ്പോൾ ആത്മാവ് സർവത്തിലും ഏകമായിരിക്കുന്നതാണ്, നശിക്കാതിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ശബ്ദങ്ങളിലൂടെ നമ്മൾ ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും ധരിച്ചു മനസ്സിലാക്കി, ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനം ഉണ്ടായി എന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സാക്ഷാത് സമ്യക് ദർശനം അദ്വൈതാത്മവിഷയം. സാക്ഷാത് സമ്യക് ദർശനം എന്ന് പറഞ്ഞതിന് ശേഷം എടുത്തു പറഞ്ഞിരിക്കുന്നത് അദ്വൈതാത്മവിഷയമാണ്, സാത്വികമായ ജ്ഞാനമാണ്. ഈ സാത്വികമായ ജ്ഞാനത്തിൽ നിന്നാണ് ഒരുവൻ ചിതപ്രജ്ഞനും ഗുണാതീതനും എല്ലാം ആകുന്നു. അപ്പൊ ഗുണത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരുത്തൻ ഗുണാതീതനാകുന്നത്. അങ്ങനെ ഗുണാതീതനാകുന്നതും ഈ സാത്വിക ജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ സാത്വിക ജ്ഞാനം വേറെയാണ്, ഗുണാതീതാവസ്ഥ വേറെയാണ് എന്നല്ല. ഗുണാതീതാവസ്ഥയിൽ ആ സ്ഥിതപ്രജ്ഞനുണ്ടാകുന്ന ജ്ഞാനമാണ് ഇവിടെ പറയുന്ന സാത്വികമായ ജ്ഞാനം. മറിച്ചുള്ള ജ്ഞാനങ്ങളെക്കുറിച്ച് അടുത്ത് പറയുന്നു, യാനി ദ്വൈത ദർശനാനി താനി അസമ്യക് ഭൂതാനി രാജസാനി താമസാനി ചേതി ന സംസാരാ ന സാക്ഷാത് സംസാര ഉച്ചിത്തയേ ഭവന്തി. യാനി ദ്വൈത ദർശനാനി, മറ്റുള്ള എല്ലാ ദ്വൈത ദർശനങ്ങളും, ദർശനം എന്ന് വെച്ചാൽ അനുഭവങ്ങൾ, ബാക്കിയുള്ള എല്ലാ ദ്വൈതാനുഭവങ്ങളും, അത് എന്നുവെച്ചാൽ ഇവിടെ പറയുന്ന ആനുഭൂതികമായ ഈ ഒരു ദർശനം ഒഴികെ, പരമാർത്ഥ ദർശനം ഒഴികെ, താനി അസമ്യക് ഭൂതാനി, അതെല്ലാം അസമ്യക്കാണ്, സമ്യക്കല്ല എന്ന് പറഞ്ഞു. അതിലെല്ലാം ഭ്രാന്തിയും വികല്പങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ആത്മതത്വത്തെക്കുറിച്ച് എത്രയെല്ലാം കേട്ടാലും ശരി, എത്രയെല്ലാം പറഞ്ഞാലും ശരി, എത്രയെല്ലാം മനനം ചെയ്താലും ശരി, ഒരുവൻ എപ്പോഴാണോ അനുഭൂതിയിലെത്തിച്ചേരുന്നത് അതുവരെ അവനുണ്ടാകുന്ന ജ്ഞാനമെല്ലാം എന്താണ്? അത് ദ്വൈത ദർശനം തന്നെ, അത് അസമ്യക് ദർശനം തന്നെ. രാജസാനി താമസാനിച്ച, രാജസവും താമസവുമായ ജ്ഞാനമാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം ആത്മാവ് ഏകമാണ്, നിത്യമാണ്, എന്നെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അത് കേൾവിക്കാരൻ അവന്റെ മനസ്സ് രാജസമായാലും താമസമായാലും സാത്വികമായാലും അവന് ബോധമുണ്ടാവും. താമസമായ മനസ്സിനും അവനും ബോധമുണ്ടാവും. അവന്റെ മനസ്സിന്റെ താമസ നില അനുസരിച്ച് അവനൊരു ബോധമുണ്ടാവും. രാജസമായ മനസ്സിനും ഒരു ബോധമുണ്ടാവും. സാത്വികമായ മനസ്സിനും ബോധമുണ്ടാവും. എല്ലാ തലത്തിലും അവന് അനുഭവം ഉണ്ടാകുന്നു. എല്ലാ നിലയിലും നിൽക്കുന്നവനും അനുഭവം ഉണ്ടാകുന്നു. ഈ ഒരു അനുഭവങ്ങളും എന്താണോ, അനുഭൂതിയാകാത്തിടത്തോളം കാലം ഈ അനുഭവങ്ങളെല്ലാം എന്താണ്, അസമ്യക് ഭൂതാനി. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അനുഭവം ആയിരിക്കില്ല ഉണ്ടാകുന്നു. ഓരോരുത്തർക്കും ഏകത്വത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും എല്ലാമുള്ള സങ്കല്പം അനുസരിച്ച് അറിവുണ്ടാകും. എപ്പോഴും നമ്മൾ ശബ്ദത്തിലൂടെ നമുക്കറിവുണ്ടാകുമ്പോൾ അതുവരെ നമ്മൾ ആർജിച്ചിരിക്കുന്ന സംസ്കാരം, ആ സംസ്കാരത്തിനനുസരിച്ചാണ് നമുക്കറിവുണ്ടാകുന്നത്. ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ശരി, ആ സംസ്കാരം ദൃഢപ്പെടുന്നതിനനുസരിച്ച് നമുക്കറിവുണ്ടാകും. അപ്പോൾ വളരെ പരിചയമാണ്. ചിരപരിചിതമായ ഒരു വസ്തുവിനെ കുറിച്ച് ശബ്ദത്തിൽ നിന്ന് അറിവുണ്ടാകുമ്പോൾ ആ അനുഭവത്തിന് കൂടുതൽ വ്യക്തത വരുന്നു. അസമയം അങ്ങനെ പരിചയമില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ചാണ് കേൾക്കുന്നതെങ്കിൽ അവിടെ അവ്യക്തതയായിരിക്കും. പാൽപായസം ഒരാൾക്ക് അപരിചിതമാണെങ്കിൽ അയാളോടത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താണോ അത് അവ്യക്തമായിരിക്കും. അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ചുകൂടി വ്യക്തത വരും. അതുപോലെ ആത്മാവിനെ കുറിച്ച് താമസ ബുദ്ധിയുള്ള ഒരുവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ജ്ഞാനം അവ്യക്തമായിരിക്കും. വളരെ വിശദീകരിച്ചാൽ അയാൾക്ക് കുറച്ചുകൂടി വ്യക്തത വരും. രാജസഞ്ജാനിക്കും അതുപോലെ. സാത്വികമായ ജ്ഞാനമുള്ളവനാണെങ്കിലോ അതിന്റെ സംസ്കാരം അവന് കൂടുതലായിരിക്കും. അപ്പോൾ അവന് കൂടുതൽ വ്യക്തത വരുന്നു. എന്നാൽ അത് അനുഭൂതിയാകാത്തിടത്തോളം കാലം അത് ദ്വൈത ദർശനത്തിൽ തന്നെ പെടും. അത് അസമ്യക് ദർശനം തന്നെ ആയിരിക്കും. മുഖ്യമായും വരുന്നത് എന്താണ്, രാജസാനി താമസാനി, രാജസ താമസങ്ങളാണ്. അത് ഇനി പറയും. രാജസം താമസം എന്ന് പറയുന്ന അങ്ങനെ കേവലമായൊരു മനസ്സില്ല. എല്ലാ മനസ്സുകളിലും രാജസവും താമസവും സാത്വികമുണ്ട്. ഏറെയും കുറഞ്ഞു വരികയും അത് സാത്വികം ഏറിയിരിക്കുന്ന മനസ്സ്, അവിടെ ഈ ജ്ഞാന എന്ന് പറയുന്നത് ആനുഭൂതികമായി വരുന്നു. ആ ജ്ഞാനം മാത്രമേ സാക്ഷാത് സംസാര ഉച്ചിത്തയെ ഭവന്തി, അത് സാക്ഷാത്തായി നേരിട്ട് സംസാരനാശത്തിന് ഉപകരിക്കുന്നുള്ളൂ. നേരിട്ട് ഉപകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റ് ഉള്ള ജ്ഞാനം, താമസമായ ജ്ഞാനം, രാജസമായ ജ്ഞാനം എല്ലാം നേരിട്ട് സംസാരനാശത്തിന് കാരണമല്ല, അത് പരമ്പരയായിട്ട് കാരണമാകും. അതായത് നമ്മൾ ആത്മതത്വത്തെക്കുറിച്ച് ശ്രവിക്കുന്നു, മനസ്സിലാക്കും, അതിൻ്റെ യഥാർത്ഥമായ ജ്ഞാനം നമുക്കുണ്ടാകുന്നു, വ്യാവഹാരികമായ യഥാർത്ഥമായ ജ്ഞാനം. എങ്ങനെ, അത് ഏകമാണ്, നിത്യമാണ്, ക്ഷയിക്കാത്തതാണ്, ആനന്ദമാണ്, ജ്ഞാനമാണ്, സത്താണ്, ഈ തരത്തിൽ അതിനെക്കുറിച്ച് അറിയുന്നു. പക്ഷെ ഈ ജ്ഞാനം സാക്ഷാത് സംസാര ഉച്ചത്തേക്ക് കാരണമാകുന്നു. കാരണം എന്തുകൊണ്ട്? അവിടെയും സംശയ വിപര്യങ്ങളോടുകൂടിയാണ്. നമ്മൾ ആർജിച്ചിരിക്കുന്ന സംസ്കാരത്തിനോട് ചേർന്നാണ് ആ ജ്ഞാനം ഉണ്ടാകുന്നത്. ഈ ശബ്ദങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ സംസ്കാരം, നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ സംസ്കാരം, സത്തിനെ കുറിച്ചുള്ള നമ്മുടെ സംസ്കാരം, ജ്ഞാനത്തെക്കുറിച്ചുള്ള നമ്മുടെ സംസ്കാരം, ഈ സംസ്കാരത്തോട് ചേർന്നാണ് ഈ ശബ്ദങ്ങൾ നമുക്ക് അറിവിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സംശയവികല്പരഹിതം ആയിരിക്കത്തില്ല, സംശയഭ്രാന്തിരഹിതമായിരിക്കത്തില്ല. അതുകൊണ്ടത് സാക്ഷാത് സംസാര ഉച്ചത്തി, സാക്ഷാത് നേരിട്ട് സംസാര ഉച്ചത്തിക്ക് ഉപകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ തത്വത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കേട്ടാലും വീണ്ടും വീണ്ടും അജ്ഞാനികളായി തന്നെ ഇരിക്കുന്നു. ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടും എന്തുകൊണ്ടൊരാൾക്ക് ജ്ഞാനിയാകാൻ കഴിയുന്നില്ല? കാരണം ഇത് ആനുഭൂതികമായി വരുന്നില്ല. ആനുഭൂതികമായി ഇതെങ്ങനെ വരും? ആനുഭൂതികമായി വരുന്നത് ഉള്ളിൽ നിന്ന് സ്വയം വരണം. ഈ ആർജിതമായ ജ്ഞാനം എന്ന് പറയുന്നതോ അത് ഏറിയ പങ്കും ഉപകരിക്കുന്നത് ചിത്ത സംസ്കരണത്തിനാണ്, അന്ധക്കരണ സംസ്കരണത്തിനാണ് അത് ഉപകരിക്കുന്നത്. ജ്ഞാനം വ്യർത്ഥമല്ല. സംശയവും ഭ്രമവും എല്ലാം ജ്ഞാനത്തിനുണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നു, ചിത്ത സംസ്കരണത്തിന് ഉപകരിക്കുന്നു. പക്ഷെ ഇതെന്താണ്, ആകാശ കുസുമോ എന്ന് പറഞ്ഞതുപോലെ വസ്തുശൂന്യമായിരിക്കുകയും ചെയ്യും. ആകാശത്തെക്കുറിച്ചും കുസുമത്തെക്കുറിച്ചും ഞാനും ഉണ്ടായാലും ആകാശ കുസുമത്തെക്കുറിച്ചും ഞാനും ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ നിത്യം, സത്യം, ആനന്ദം, ജ്ഞാനം എന്നെല്ലാം ഞാനും ഉണ്ടായാലും ശരി, അത് ആത്മനിഷ്ഠമായി അനുഭൂതിയായി മാറത്തില്ല. അവിടെ ഒരു കുറവ് വരും. അതാണ് ആ ജ്ഞാനത്തിലുള്ള വസ്തുശൂന്യത. ഇവിടെ പറഞ്ഞല്ലോ ഭാവം ഇത് വസ്തുവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വസ്തുസത്തായ ജ്ഞാനം വരണം. പക്ഷെ അത് വരത്തില്ല. അത് ശബ്ദത്തെ പിന്തുടർന്ന് വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ശബ്ദത്തെ അനുസന്ധാനം ചെയ്ത് ശബ്ദത്തിലൂടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ബുദ്ധിയുടെ വ്യാവഹാരിക തലമാണ്. നമ്മുടെ ബുദ്ധിയുടെ വ്യവഹാരിക തലത്തിൽ നമ്മുടെ ആർജിതമായ ജ്ഞാനങ്ങളെല്ലാം, നമ്മൾ ഒരു ജ്ഞാനത്തെ ആർജിക്കുന്നിടത്ത് നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യുന്നു, ശബ്ദത്തെ അനുസന്ധാനം ചെയ്ത് ശബ്ദത്തിലൂടെ ബുദ്ധി അർത്ഥത്തിലെത്തിച്ചേരും. ബുദ്ധി തന്നെ സ്വയം ശബ്ദാകാരമായി ശബ്ദരൂപത്തെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു. അനുഭൂതി എന്ന് പറയുന്ന അങ്ങനെ അവിടെ ശബ്ദത്തിനെത്താൻ കഴിയത്തില്ല. ശബ്ദം ചിത്തത്തെ സംസ്കരിച്ചു കഴിയുമ്പോൾ എന്താണ്, അത് ഉള്ളിൽ പ്രകാശിക്കുകയാണ്. അത് ശബ്ദാവലംബിയായ ജ്ഞാനമാണ്. വികല്പത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്, ശബ്ദജ്ഞാന അനുപാതി. അത് ശബ്ദത്തെ പിന്തുടർന്നു വരുന്ന ജ്ഞാനമാണ്. എല്ലാ ജ്ഞാനങ്ങളും അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർജിക്കുന്ന സർവജ്ഞാനങ്ങളും വികല്പമാണ്. അതാണ് ഭ്രമമെന്ന് പറയുന്നതിന്റെ പരമമായ താല്പര്യം. പക്ഷേ അനുഭൂതി എന്ന് പറയുന്നത് അവിടെ ഭാഷയില്ല, അനുഭൂതിയിൽ ഭാഷയില്ല. അത് ശബ്ദത്തെ പിന്തുടർന്നു വരുന്ന ജ്ഞാനമല്ല, മറിച്ച് അനുഭൂതിക്ക് ശബ്ദമുണ്ട്. അനുഭൂതി പിന്നെ വാഗ്മയമായ രൂപത്തെ പ്രാപിക്കുന്നതാണ് ഉപദേശം. പക്ഷെ അവിടെ ശബ്ദത്തിന് അതിനെ പൂർണ്ണമായും വെളിപ്പെടുത്താൻ ശേഷിയില്ല. ശേഷിയില്ലാത്തതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആചാര്യന്മാരെന്ത് പറയും, അത് ആനന്ദമാണ്, സത്താണ്, ജ്ഞാനം ആണ് എന്ന് പറയും. അത് ശബ്ദം കണ്ടെത്തിയ അർത്ഥങ്ങളല്ല, മറിച്ച് അനുഭൂതിയെ ശബ്ദങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ശബ്ദങ്ങൾക്കൊരിക്കലും ആ അർത്ഥത്തെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. ശബ്ദം ആ അർത്ഥത്തിന്റെ തലത്തിലേക്ക് സഞ്ചരിക്കുകയാണ്, ശ്രമിക്കുകയാണ്. അതാണ് ശ്രുതി പറയുന്നത് എന്താണ്, ഏതോ വാചോ നിവർത്തന്തെ. ശബ്ദം അങ്ങോട്ട് ശ്രമിക്കുകയാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന് ഒരു പരിധിക്ക് അപ്പുറം പോകാൻ പറ്റത്തില്ല. അവിടെ ശബ്ദം നിന്നുപോകും. അവനപ്പുറം അനുഭൂതിയുടെ തലം. പിന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും ശബ്ദം അതിനെ കണ്ടെത്തി വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ശബ്ദം എപ്പോഴും അനുഭൂതിയുടെ തലത്തിൽ നിന്ന് വളരെ ദൂരെ നിൽക്കുന്നു. അതുകൊണ്ട് ആചാര്യന്മാർ പറയും, എന്താണ് ശബ്ദം സക്ഷമമല്ല, ശബ്ദത്തിനുള്ള ക്ഷമതയില്ല. അതുകൊണ്ട് ശബ്ദത്തിനൊരിക്കലും ഇതിനെ വെളിപ്പെടുത്താനും കഴിയത്തില്ല, ശബ്ദത്തിനൊരിക്കലും ഇതിനെത്തിച്ചേരാനും കഴിയത്തില്ല. അതിന് ഭാഷയില്ല. ഭാഷയില്ലെങ്കിലും എന്ത് ചെയ്യുന്നു, അതിനെ വെളിപ്പെടുത്താൻ വേറെ ഉപായങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ശബ്ദത്തെ ആശ്രയിച്ച് തന്നെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്, ആ ഏകത്വജ്ഞാനം അത് സാത്വികമാണ്. അത് സാത്വികമായ അന്ധകരണത്തിൽ സാത്വികമായ ശബ്ദങ്ങളിലൂടെ അതിനെ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആർജിക്കുന്ന ജ്ഞാനം സാക്ഷാത് സംസാര ഉച്ചത്തെ, അത് നേരിട്ട് സംസാര ഉച്ചത്തേക്ക് അത് ഉപകരിക്കുന്നില്ല. അതേസമയം സാത്വികമായ ജ്ഞാനം അതിനോട് അടുത്ത് നിൽക്കുന്നതാണ്. അടുത്തിന്റെ രാജസ്വ താമസങ്ങളെക്കുറിച്ച് പറയും, അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. ആ രാജസ താമസ ജ്ഞാനങ്ങൾക്കൊരിക്കലും നമ്മളിതിലേക്ക് നയിക്കാൻ കഴിയത്തില്ല. പക്ഷെ സാത്വികമായ ശബ്ദത്തിനും ജ്ഞാനത്തിനും ഇതിലേക്ക് നമ്മളെ എത്തിക്കാൻ കഴിയും, നയിക്കാൻ കഴിയും. ഇത് കേവലം അനുഭൂതി മാത്രമാണ്. അവിഭക്തം വിഭക്തേഷു എന്ന് പറയുന്ന ഈ ഞാൻ, അവ്യയമായ ആത്മതത്വത്തെക്കുറിച്ചുള്ള ഞാൻ, അത് സാത്വികമാണ്. അതാണ് മുഖ്യമായിരിക്കുന്നത്. അതാണ് ഏകമായ ഭാവം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഭഗവത്ഗീത 17-18 ഹത്വാഭിസ ഇമാൻ ലോകാൻ നഹന്തി നിബദ്ധ്യത എന്ന് പറയുമ്പോൾ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് കർമ്മഫലമില്ല എന്ന് വരികില്ലല്ലോ. ഹത്വാഭിസൈമാൻ ലോകാൻ നഹന്തി നിബദ്ധ്യത എന്ന് പറയുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് ആ ഒരു ഭാവത്തിൽ അവിടെ മുഖ്യം ഹനനമല്ല, കൊല്ലലല്ല, ഒരു കർമ്മം. ആ കർമ്മത്തിൽ കർമ്മഫലമില്ല, എന്നാണോ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. കർമ്മഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖം അഥവാ സുഖം അഥവാ ദുഃഖം ഏതായാലും അവനെ ബാധിക്കില്ല എന്ന് മാത്രമാകുന്നു. നമ്മളെപ്പോഴും നമ്മുടെ ചിന്ത എത്തേണ്ടടത്ത് എത്തുന്നില്ല. നമ്മൾ യുക്തി ഉണ്ടെന്ന് ധരിക്കുന്നിടത്ത് നമുക്ക് യുക്തിയില്ല, അതാണ് കുഴപ്പം. നമ്മൾക്ക് ബുദ്ധി ഉണ്ടെന്ന് ധരിക്കുന്നിടത്ത് നമ്മുടെ ബുദ്ധി എത്തുന്നില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. പറഞ്ഞിട്ടുണ്ട് ഇത് പുറമേ നിന്ന് എത്ര പമ്പ് ചെയ്താലും കയറത്തില്ല, ഉള്ളിൽ തന്നെ തെളിഞ്ഞാലേ പറ്റും. നമ്മുടെ ഏത് യുക്തിയുക്തമായ ചോദ്യത്തിന് ഒരു യുക്തിഹീനതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സംശയം പരിഹരിക്കത്തുള്ളൂ. ഇവിടെ ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ യുക്തിഹീനത ആദ്യം നമ്മൾ മനസ്സിലാക്കും. എന്നുവെച്ചാൽ ഈ ചോദ്യം അബദ്ധം തന്നെ പറയുന്നത്, ചോദിക്കുന്ന ചോദ്യം സാധാരണഗതിയിൽ യുക്തിയുക്തമാണ്. എന്നുവെച്ചാൽ ഇത് ഒരു ലംബകർണന്റെ ചോദ്യമല്ല, യുക്തിയുക്തമായ ചോദ്യമാണ്. അതിൽ വരുന്ന യുക്തിഹീനതയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞത് വലിയൊരു തത്വമാണ്, ഹത്വാഭിസ ഇമാൻ ലോക നഹന്തി നായംഹന്തി നഹന്യത എന്നെല്ലാം പറയുന്നത്. അപ്പൊ ആ ഒരു ഭാവത്തിൽ യസ്യനാഹംകൃതോ ഭാവോ ബുദ്ധിർ യസ്യനലിപ്യതേ, അതാണ് അഹംഭാവമില്ലാതെ ഒരാൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നിടത്ത് സംശയം ഇതാണ്, അവിടെയും കർമ്മത്തിന് ഫലം ഉണ്ടാകത്തില്ല എന്നാണ്. കാരണം ആ ചോദ്യത്തിൽ യുക്തി അതാണ്, കാരണം കർമ്മം തീർച്ചയായും ഫലത്തെ കൊടുക്കണം. അപ്പൊ അഹംഭാവം ഇല്ലാതെ പ്രവർത്തിക്കുന്നിടത്തും കർമ്മം ഫലം കൊടുക്കത്തില്ലേ എന്നാണ്, അതാണ് എന്റെ യുക്തി. അവിടെ യുക്തിഹീനത എന്ന് പറയുന്നത് എന്താണ്? അഹംഭാവം ഇല്ലാത്തടത്ത്, അതായത് നമ്മൾ എപ്പോഴും ഈ തർക്കശാസ്ത്രത്തിൽ പറയുന്ന പോലെ, നമ്മുടെ തർക്കശാസ്ത്രത്തിലല്ല പാശ്ചാത്യ തർക്കശാസ്ത്രം, നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നു, വൃത്തത്തിനകത്ത് നിന്ന് ചിന്തിക്കുന്നു. വൃത്തത്തിന് പുറത്തു പോയി ചിന്തിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയത്തില്ല. നമ്മുടെ ചിന്തയ്ക്കുള്ള ഒരു ബലഹീനതയാണ്. നമ്മൾക്ക് അകത്തു നിന്നേ ചിന്തിക്കാൻ പറ്റും. ഒരു വൃത്തം വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചതുഷ്കോണം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നത്തിന് നമുക്ക് ചതുഷ്കോണത്തിനകത്തു നിന്നേ സമാധാനം കണ്ടെത്താൻ പറ്റും. അതിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയത്തില്ല. ആ ഒരു പ്രശ്നമാണ് ഇവിടെയും കിടക്കുന്നത്. അഹംഭാവമില്ലാതെ ഉള്ള ഒരു പ്രവൃത്തിക്ക് അത് പ്രവൃത്തിയായതുകൊണ്ട് ഫലം വരണ്ടെന്നാണ്. അതിനുള്ള യുക്തിഹീനത എന്താണ്? ഒരു കാര്യം ശരിയാണ്, പ്രവൃത്തി ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും, അത് ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണോ, അവിടെ പ്രവൃത്തിയില്ല, അതാണ് അതിന്റെ യുക്തിഹീനത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ വളയത്തിന്റെ പുറത്ത് പോയി നിൽക്കണം, എന്നിട്ട് നോക്കണം. അപ്പം എന്ത് മനസ്സിലാവും, പ്രവൃത്തി ഉള്ളിടത്ത് ഫലം തീർച്ചയായിട്ടും വേണം. യസ്യൻ അഹംകൃതോ ഭാവോ ബുദ്ധിർ യസ്യന ലിപ്യത എന്ന് പറയുന്നിടത്ത് കർമ്മമേ ഇല്ല. കർമ്മമില്ലാത്തിടത്ത് ആ കർമ്മത്തിന് ഫലമുണ്ടാകുമോ, ആ ഫലം സുഖമായിരിക്കുമോ ദുഃഖമായിരിക്കുമോ എന്നുള്ള ചിന്തകൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയില്ല. അവിടെ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെ കർമ്മം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അവിടെ കർമ്മമില്ല എന്നാദ്യം മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ പിന്നെ അതിനെ സംബന്ധിച്ച് വരുന്ന യാതൊരു ചോദ്യങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല. ദേഹഭൃത്ത് പറഞ്ഞല്ലോ കഴിഞ്ഞ ശ്ലോകത്തിലും, എപ്പോഴാണ് ഒരുവൻ ദേഹഭൃത്തായിരിക്കുന്നത് എന്ന് വെച്ചാൽ അഹംബോധത്തോടുകൂടിയിരിക്കുന്ന അപ്പോഴേ അവനൊരു കർമ്മമുള്ളൂ. നായം ഹന്തി നഹന്യതേ ഹത്വാവിസ ഇമാൻ ലോകാൻ എന്ന് പറയുന്നിടത്ത് കർമ്മത്തിന് ഫലമുണ്ടോ ഇല്ലയോ എന്നല്ല നമ്മളെ ബോധിപ്പിക്കുന്നു, മറിച്ച് അവിടെ കർമ്മമില്ലെന്നാണ് ബോധിപ്പിക്കുന്നത്. അപ്പൊ കർമ്മമേ ഇല്ലാത്തിടത്ത് പിന്നെ കർമ്മത്തിന്റെ ഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കേണ്ട കാര്യം. അത് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇവിടെ. കർമ്മണ്യ അകർമ്മയെ പശ്യത്, കർമ്മത്തിലെ അകർമ്മ ദർശനം, അതാണ് ഗീതയുടെ ദർശനം എന്ന് പറയുന്നത്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മകരോതിയ സസന്യാസീജ യോഗീജ, അവിടെ എല്ലാം പറയുന്ന അതാണ്. അകർമ്മത്തിലെ അകർമ്മം, യസ്യന അഹംകൃതോ ഭാവോ ബുദ്ധിർ യസ്യന ലിപ്യത എന്ന് പറയുന്നിടത്തും അതേ എന്ന് പറയുന്നു. അതുകൊണ്ട് കർമ്മഫലമില്ല എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കർമ്മമില്ലല്ലോ. കർമ്മമില്ലാത്തടത്ത് പിന്നെ നമ്മൾ എന്തിനു കർമ്മഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നു? തീയയില്ലെങ്കിൽ പിന്നെ അവിടെ പുകയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ട്? കാര്യമില്ല. തീ ഉണ്ടെങ്കിൽ നമുക്കവിടെ പുക ഉണ്ടാകുമോ പുക ഉണ്ടാകാതിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കാം, അതാണ് യുക്തി. കാരണം തീ ഉള്ളിടത്ത് ചിലപ്പോൾ പുകയില്ലാതെ വരാം, പുക ഉണ്ടാകാം. പക്ഷെ തീയെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ അവിടെ പുകയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുപോലെ ഇവിടെ പറയുന്നത് നമ്മളെ കർമ്മഫലത്തെക്കുറിച്ച് ബോധിപ്പിക്കാനല്ല പറയുന്നു, മറിച്ച് ഇവിടെ എന്താണ് പറയുന്നത്, കർമ്മം എങ്ങനെ ഇല്ലാതാകുന്നു ഒരുവനിൽ കർമ്മം ചെയ്യുമ്പോൾ തന്നെ. യസ്യൻ അഹംകൃതോ ഭാവം, അഹങ്കൃത അവനിലില്ല എങ്കിൽ അവിടെ പിന്നെ അത് മനസ്സിലാക്കും, ഇവിടെ കർമ്മമില്ല. കർമ്മഫലമായുണ്ടാകുന്ന സുഖദുഃഖം, സുഖം അഥവാ ദുഃഖം ഏതായാലും അവനെ ബാധിക്കുന്നില്ല, ഇതൊന്നും അവിടെ പ്രശ്നമേ ഇല്ല. കർമ്മമില്ലാത്തിടത്ത് കർമ്മത്തിന്റെ ഫലമായി സുഖമുണ്ടാകുന്നു ദുഃഖമുണ്ടാകുന്നു അവനെ ബാധിക്കുന്നില്ല അവനെ ബാധിക്കുന്നു ഇത്തരം ചിന്തകൾക്ക് അവിടെ പ്രസക്തിയില്ല. അതാണ് എന്താണോ ഭഗവാൻ എന്നല്ല വർത്തേ ഏ വച്ച കർമ്മണി, ഞാൻ നിരന്തരം ഈ കർമ്മത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നാലും ഇതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. പ്രയോജനം എന്ന് പറഞ്ഞാൽ സുഖമോ ദുഃഖമോ ഇങ്ങനെയുള്ള യാതൊന്നും ഇല്ല എന്ന് വെച്ചാൽ എന്താണ്, അവിടെ പരമാർത്ഥത്തിൽ കർമ്മമേ ഇല്ല. അപ്പൊ കർമ്മമേ ഇല്ലാത്തത് കൊണ്ട് അവിടെ കർമ്മഫലത്തെ നിഷേധിക്കുക, അതിന്റെ പാരമാർത്ഥികമായ അവസ്ഥയെക്കുറിച്ച് പറയണം. അല്ലെങ്കിൽ നമുക്ക് കരുതാൻ എന്താണോ, തിരിച്ച് നമ്മൾ കരുതും എന്താണോ, ആ എന്നെ കർമ്മം ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ആരെയും കൊല്ല, അങ്ങനെ ഞാൻ ധരിച്ചാൽ മതി, എന്നെ കർമ്മം ബാധിക്കത്തില്ല, കർമ്മം ബന്ധിക്കത്തില്ല, എന്തെങ്കിലും കർമ്മത്തിന്റെ ഫലം ഉണ്ടാകത്തില്ല, എനിക്കാരെയും കൊല്ലാം എന്നാണ് ഗീത പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ കൊലയ്ക്കുള്ള ലൈസൻസാണ് ഗീത കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അതല്ല ഇവിടെ പറയുന്നു, അവിടെ കൊലയുമില്ല ഹിംസയുമില്ല, കർമ്മവും അവിടെ നിൽക്കുന്നില്ല. അതാണ് അതിന്റെ പാരമാർത്ഥികമായ നില, അതാണ് അവിടെ മുഖ്യമായി മനസ്സിലാക്കേണ്ടത്. അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ചോദിക്കുന്ന കഥകളിലൊന്നും യാതൊരു പ്രസക്തിയില്ല. ഈ കഥകളെല്ലാം വരുന്നത് എങ്ങനെ, വ്യാവഹാരികമായ തലത്തിലാണ്. ഉപമകളിലൂടെ നമ്മളെപ്പോഴും കാര്യം മനസ്സിലാക്കുന്നത് മന്ദബുദ്ധികളാണ്. ഒരു തത്വത്തെ ഒരാൾക്ക് ശരിക്ക് ബോധിക്കാൻ കഴിയില്ലെങ്കിൽ അവനെ ഉപമകളിലൂടെ കാര്യം മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് കഥകളിലൂടെ മനസ്സിലാക്കുന്നു. അതാണ് വേദം അല്ലെങ്കിൽ ശ്രുതി ഉപനിഷത്ത് പറയുന്ന തത്വങ്ങളെ ആ രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാത്തവന് പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പല പല കഥകളിലൂടെ ഓരോരോ തത്വങ്ങളെ ബോധിപ്പിക്കാൻ നോക്കുന്നു. ചിലയിടത്ത് കർമ്മ തത്വത്തെയായിരിക്കും, കർമ്മം അതിന്റെ ഫലം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. അത് എല്ലാം ഓരോരോ സന്ദർഭമനുസരിച്ച് വ്യാഖ്യാനിച്ച് സാന്ദർഭ്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരിക്കും. ഒരു കഥയിൽ തന്നെ പല തത്വങ്ങൾ കാണും. ഒരു സ്ഥലത്ത് ഒരു തത്വം യോജിക്കും, വേറെ സ്ഥലത്ത് യോജിക്കാതെ വരും. അതുകൊണ്ട് അതിൻ്റെ നൂലാമാലകളിലേക്ക് പോയി എപ്പോഴും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞെന്നും വരത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ചോദ്യങ്ങൾ എന്താണ്? ഭാര്യയെ ധനിച്ച രാമൻ, ഭഗവാൻ രാമൻ കൃഷ്ണാവതാരം എടുത്തപ്പോൾ ഭാര്യയുടെ പുനർജന്മമായ വേടന്റെ അപ്പിന്റെ ഏറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്നാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്? കർമ്മത്തിന്റെ ഫലം അവശ്യം ഒരുവന് സ്വീകരിക്കേണ്ടി വരുമെന്നുള്ളതിന് കഥ പറയുന്നതാണ്. അവിടെ എങ്ങനെ കർമ്മത്തിൽ അകർമ്മ ദർശനം എന്നുള്ളത് പഠിപ്പിക്കുകയാണ്, അത് മറ്റൊരു വിഷയമാണ് അവിടെ പറയുന്നത്. ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരുന്ന അതല്ല. ഇവിടെ കർമ്മമേ ഇല്ലെന്നാണ്. ന്യായം പന്തിനഹന്യത എന്ന് പറഞ്ഞാൽ എന്താണോ, അവൻ കൊന്നുകഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ള കാര്യം ഇവിടെ പഠിപ്പിക്കുന്നത്. കർമ്മം എങ്ങനെ ഇല്ലാതാകാം, ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർമ്മവും ഫലവും ഉണ്ട്, അത് വ്യാവഹാരികമായ തലം. അപ്പോൾ കർമ്മ ആവശ്യമായി ഫലത്തെ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ കഥകളൊക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ കർമ്മത്തിലെ കർമ്മ അഭാവത്തെ മനസ്സിലാക്കുന്നതിനല്ല ഈ കഥകൾ പറയുന്നത്. രണ്ട് സന്ദർഭത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ട് തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ എല്ലാം മനസ്സിലാക്കേണ്ടത്. ഇത് മറ്റൊന്നാണ്. അതുകൊണ്ടുള്ള ചോദിക്കുന്നു, ഈ സ്ഥിതിക്ക് അർജുനൻ എത്ര പേരെ കൊന്നു, കർത്തൃത്വബോധം ഇല്ലാതെ ചെയ്താൽ അർജുനന് ഈ കർമ്മഫലം ബാധിക്കില്ലേ എന്നാണ് ആ ചോദ്യമാണ്. കർത്തൃത്വബോധം ഇല്ലാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അർജുനന് കർമ്മഫലം ഉണ്ടാകുമെന്നാണ് ആദ്യം നമ്മളവിടെ ചിന്തിക്കേണ്ടത്. കർത്തൃത്വബോധം ഇല്ലാതെ അർജുനൻ കർമ്മം ചെയ്യുമ്പോൾ അർജുനന് കർമ്മമുണ്ടോ അത് മനസ്സിലാക്കുക. കർത്തൃത്വബോധമില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ ഒരാൾക്ക് കർമ്മമുണ്ടെങ്കിൽ ശരി, ആ കർമ്മത്തിന് ഇനി ഫലമുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ കർമ്മം അവിടെ ഉണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ കർമ്മത്തിന് ഫലമുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അവിടെ കർമ്മമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമില്ല. ഒന്നാം ക്ലാസ്സിൽ തന്നെ പി എച്ച് ഡി കിട്ടും. ആ ഒരു ഭാഗം മനസ്സിലാക്കും. കർത്തൃത്വബോധം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളിൽ കർമ്മമുണ്ടോ? കർമ്മമുണ്ടെന്നാണ് ഉത്തരവെങ്കിൽ നമുക്ക് കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. അർജുനൻ എത്ര നരകത്തിൽ പോയി, ഏതെല്ലാം നരകത്തിൽ പോയി, അത് ചിന്തിക്കാം. അല്ല, അവിടെ കർമ്മമില്ലെന്നാണ് തീരുമാനിച്ചതെങ്കിൽ പിന്നെ എന്തിനാ ഫലചിന്ത? ഏത് നരകത്തിൽ ഏത് വഴിക്കൊക്കെ പോയി എന്ന് പിന്നെ നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? പിന്നെ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള ചിന്തയുടെ ആവശ്യമില്ല. ഫലചിന്ത എപ്പോഴും കർമ്മത്തെ പിന്തുടർന്നേ ഉള്ളൂ. ഇവിടെ അതല്ല പറയുന്നു. പിന്നെ നമ്മൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഇവിടെ, അതായത് ഈ ഒരവസ്ഥ, യസ്സിനാഹംകൃതോ ഭാവം എന്ന് പറയുന്ന അങ്ങനെ ഒരാൾ കർമ്മത്തിന്റെയും ഫലത്തിന്റെയും തലത്തിൽ നിൽക്കുന്നു. അപ്പോൾ അയാൾക്ക് ഈ കർമ്മഫലങ്ങളിൽ നിന്ന് ഒഴിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ കർമ്മത്തെ തന്നെ അയാൾ കർമ്മയോഗമാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അയാൾ ചിന്തിക്കുന്നു, അയാൾക്ക് അങ്ങനെയുള്ള നൈഷ്കർമ്മ്യഭാവം വന്നില്ല. അപ്പോൾ അയാൾക്ക് ചിന്തിക്കേണ്ടി വരുന്നു കർമ്മത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും. അതാണ് നമ്മൾ കർമ്മയോഗത്തിൽ ചിന്തിച്ചത്. അതാണ് ഇവിടെ അതല്ല, ഇവിടെ പറയുന്നത് നൈഷ്കർമ്മ്യസിദ്ധിം പരമാം എന്നിനി പറയും. ആ പരമമായ നൈഷ്കർമ്മ്യസിദ്ധിയിലാണ് അവിടെ നമ്മൾ കർമ്മത്തെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് അത് കടന്ന് പിന്നീട് ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ കർമ്മത്തിൽ നിന്നും ഫലത്തിൽ നിന്നും മോചനമില്ല. അതുകൊണ്ട് കർമ്മത്തെ നിരാകരിച്ച് ഫലത്തെ നിരാകരിക്കുക, അതാണ് നൈഷ്കർമ്മ്യത്തിൽ സംഭവിക്കുന്നത്. ആ നൈഷ്കർമ്മ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നൈഷ്കർമ്മ്യത്തിൽ കർമ്മമേ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ അവിടത്തെയും ഫലം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കുന്ന ആ തലം അതിങ്ങനെ വളരെ താഴെ നിന്നുകൊണ്ടാണ്, നമ്മൾ നിൽക്കുന്ന നിലയിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ നിൽക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് സ്ഥിതപ്രജ്ഞതയെക്കുറിച്ചും നൈഷ്കർമ്മ്യസിദ്ധിയെക്കുറിച്ചും ഗുണാതീതത്തെക്കുറിച്ചുമെല്ലാം ചിന്തിക്കുകയും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അപൂർണമായിരിക്കും. അതാണ് ഞാൻ ഈ 20-ാമത്തെ ശ്ലോകത്തിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞത്. ഇതിന്റെ ആമുഖമായി പറഞ്ഞ അതാണ്. എന്നുവെച്ചാൽ അത് വികല്പജ്ഞാനമാണ്. അപ്പോൾ ആ വികല്പജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പരമാർത്ഥ നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് രണ്ട് തലമാണ്. ഇവിടെ പറയുന്നത് പാരമാർത്ഥികമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ന്യായം വന്ദിന ഭംഗിത, നമ്മളതിനെ കുറിച്ച് നമ്മൾ ആർജിക്കുന്ന ജ്ഞാനം വികല്പജ്ഞാനം. അപ്പോൾ എത്ര ശ്രദ്ധയോടുകൂടിയും എത്ര താല്പര്യത്തോടുകൂടിയും നമ്മളത് ആർജിക്കാൻ ശ്രമിച്ചാലും നമുക്കുണ്ടാകുന്ന ജ്ഞാനം നമ്മൾ മനസ്സിലാക്കുക, അത് വികല്പജ്ഞാനമാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ആർജിക്കുന്ന ജ്ഞാനമൊന്നും പൂർണ്ണമല്ല, അപൂർണമാണ്. പക്ഷെ ഇവിടെ വർണ്ണിക്കുന്നതോ പൂർണ്ണതയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് രണ്ടിനും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്. അതാണ് നമ്മുടെ പോരായ്മ എന്ന് പറയുന്നത്. ആ പോരായ്മയെ അംഗീകരിച്ചു കൊണ്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് ഈ പോരായ്മയെ നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കർമ്മത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ചിന്തിക്കും. ആ പരമാർത്ഥ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഫലചിന്ത ആവശ്യമില്ല, അവിടെ കർമ്മവുമില്ല. അതുകൊണ്ടല്ലേ ഭഗവാൻ ഇവിടെ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് പറയാൻ പറ്റുമോ നീ എത്ര പേരെ കൊന്നാലും ആരെയും കൊല്ലുന്നില്ലെന്ന്? വ്യവഹാരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അസംബന്ധം എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിന്റെ വ്യാവഹാരികമായ ഒരു അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ആർക്കും ആരെയും കൊല്ലാമെന്ന് വരുന്നില്ല. അപ്പൊ ഇതില് എന്തെങ്കിലും നീതിയോ ന്യായമോ ധർമ്മമോ ഉള്ളതായിട്ട് പറയാൻ പറ്റുമോ? വ്യാവഹാരികമായ തരത്തിൽ നിന്നും ഉണ്ടാകുന്നു പറയാൻ പറ്റത്തില്ല. ഇത് അസംബന്ധമാണ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇത് വ്യാവഹാരികമായ തരത്തിലല്ല പറയുന്നു, പാരമാർത്ഥികമായ ഒരു തലത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്, അത്രയുള്ളൂ. പറയുന്നയാള് പാരമാർത്ഥികമായ തലത്തിൽ നിൽക്കുന്നു, കേൾക്കുന്നയാളിന് ഇത് വെറും ഒരു ചൂണ്ടുപലക മാത്രം. ഇതിനെക്കുറിച്ച് നമ്മൾ ആർജിക്കുന്ന ആ അറിവ് വികല്പമാണിപ്പോൾ. അത് വികല്പമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സംശയങ്ങൾക്കെല്ലാം പരിഹാരമായി. അപ്പോൾ നമ്മുടെ യുക്തി കുറച്ചുകൂടി നേരെയാവും, കുറച്ചുകൂടി നേരെ പ്രവർത്തിക്കും. അതുകൊണ്ട് അർജുനന് കർമ്മബലം ബാധിക്കുമോ ബാധിക്കുന്നില്ലേ, അർജുനൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അർജുനൻ കർമ്മത്തിന്റെ തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ബാധിക്കും, അല്ല കർമാതീതനാണെങ്കിൽ അവിടെ കർമ്മഫലം ഇല്ല. പിന്നെ കർമ്മഫലം ബാധിക്കുമ്പോൾ ഉണ്ടേ ഇല്ലേ ഈ ചിന്തയ്ക്കുന്ന ഒരു പ്രസക്തിയില്ല. എന്തുകൊണ്ട്? കർമ്മത്തിന്റെ ചിന്തയ്ക്ക് തന്നെ അവിടെ പ്രസക്തിയില്ല. അതാണ് ഇതിന്റെ മുഖ്യമായ തലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ മനസ്സിനൊരിക്കലും ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും ഈ തലത്തിനപ്പുറം കടന്ന് ചിന്തിക്കാൻ നമുക്ക് ശേഷിയില്ല. നമ്മൾ എത്രയൊക്കെ ചിന്തിച്ചാലും നമ്മൾ കറങ്ങി ഇവിടെ തന്നെ വരും. അത്തരം ഒരു സംസ്കാരമാണ് നമ്മൾ കൈവരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാം അധ്യായത്തിൽ ചർച്ച ചെയ്ത പന്തന്നെ പറഞ്ഞത്, ഗീതയിൽ ഉപദേശിക്കുന്നത് ദ്വന്ദ്വതലമല്ല, ദ്വന്ദ്വാതീതമാണ്. അവിടെ പറയുന്നത് നമ്മുടെ യുദ്ധവും സമാധാനവുമല്ല അവിടെ പറയുന്നത്, അതിനതീതമായൊരു തലമാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന അതാണ്. അപ്പം അത് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ആശയപരമായെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ആനുഭൂതികമായ തരത്തിലല്ലെങ്കിലും ആശയപരമായിരിക്കും. എന്നാലേ ഈ സംശയം നിവൃത്തി വരത്തുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഒരു ന്യായമുണ്ട്, യുക്തിയുണ്ട്, ചോദ്യം അസംബന്ധമല്ല. പക്ഷെ ഈ യുക്തിയുടെ തലം കടക്കണം, അതാ വേണ്ടത്. 18:66 ശ്ലോകപ്രകാരം എന്നെഴുതി കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരത്തില്ല, എനിക്ക് അത്ര ബുദ്ധിയുള്ള ആളൊന്നുമില്ല. 18:66 ശ്ലോകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ആൾ വിചാരിക്കുന്നു ഞാനൊരു സർവജ്ഞനാണ്, ഗീതയിലെ 700 ശ്ലോകം എന്റെ മനസ്സിലിരിക്കുന്നു എന്നൊക്കെയാണ്. അബദ്ധമാണ്, ഞാൻ സർവജ്ഞനല്ല, മന്ദബുദ്ധിയാണ്, ഓർമ്മശക്തിയും വളരെ കുറവാണ്, വയസ്സായപ്പോൾ തീരെയില്ല. അതുകൊണ്ട് ശ്ലോകം എഴുതണം, ഏതാണ് 66-ാമത്തെ ശ്ലോകം ഏതാണ്? ആ ഏത് വായിക്കൊള്ളട്ടെ. ചിത്തശുദ്ധി വരാത്ത അർജുനന് സർവധർമ്മങ്ങളെ പരിത്യജിക്കാഞ്ഞാൽ എല്ലാ പാപത്തിൽ നിന്നും മോചിതനായി സംസാരചക്രം അറ്റുപോകുമോ എന്നാണ്. ചിത്തശുദ്ധിയില്ലാത്ത അർജുനന്, അതായത് ഒരു വ്യക്തി എടുക്കുക, അയാൾക്ക് ചിത്തശുദ്ധി വന്നിട്ടില്ല, സർവധർമ്മങ്ങളെ പരിത്യജിക്കാഞ്ഞാൽ. ഈ സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് നമ്മൾ ഇനി ചർച്ച ചെയ്യാനിരിക്കുന്നതാണ്, വളരെ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ അതൊന്നും ഒറ്റ വാക്കി പറഞ്ഞാൽ ശരിയാവത്തില്ല. എന്താണ് ഈ സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത്? ഗീതയിലെ സർവധർമ്മ പരിത്യാഗം എന്താണ് പ്രത്യേകം മനസ്സിലാക്കുന്നത്? നിങ്ങൾ കേട്ട് കേട്ട് പഴകി കഴിഞ്ഞാൽ വാക്കുകൾക്ക് അതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു. സാധാരണ സത്യം ധർമ്മം എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് നമ്മളെ സംബന്ധിച്ച് വിലയില്ലാതെ വരുന്ന അങ്ങനെയാണ്. ജനിച്ച കാലം മുതലെ പറയുന്നു, മക്കളെ സത്യമേ പറയാവുന്നു. നമ്മൾ കേൾക്കുന്ന എന്താണ്? ഈ പറയുന്ന ആള് തന്നെ കള്ളം പറയുന്നതാണ്. മാതാപിതാക്കൾ തന്നെ കള്ളം പറയുന്ന നമ്മൾ കേൾക്കുന്നു. പക്ഷെ നമ്മുടെ അടുത്ത് പറയുന്ന എന്താണ്? സത്യമേ പറയുമെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ സത്യം പറയണം, അവർക്ക് നമ്മുടെ അടുത്ത് കള്ളം പറയാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ സത്യം എന്ന് പറയുന്ന വാക്കിന്റെ ഗൗരവം നമ്മളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടുപോയി. അപ്പോൾ ഇതുപോലെയാണ് സർവധർമ്മ പരിത്യാഗം പോലെയുള്ള വാക്യങ്ങൾ വായിച്ച് വായിച്ച് വായിച്ച് കേട്ടും പറഞ്ഞും അതിന്റെ ഗൗരവം നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് വളരെ ലാഘമായിട്ട് അങ്ങടുത്ത് ഉപയോഗിക്കുന്നു, സർവധർമ്മ പരിത്യാഗം. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സന്യാസി ച യോഗീയ, അതാണ് ഗീത പറയുന്നത്. സർവധർമ്മ പരിത്യാഗം കർമ്മണ്യ അകർമ്മയ പശ്യേ, ഇവിടെ പറയുന്നത് അവിഭക്തം വിഭക്തേഷു. അപ്പൊ ആ സർവധർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം എന്താണ്, ആ സങ്കല്പം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കണം. ഇന്നതാണ് സർവധർമ്മ പരിത്യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് ഗീതയുടെ മുഖ്യമായ ആശയം എന്ന് പറയുന്നത് എന്താണ്? ശങ്കരാചാര്യർ പറയുന്ന സർവധർമ്മ പരിത്യാഗമല്ല, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് പലതവണ. ഗീതയിൽ പറയുന്ന സർവധർമ്മ പരിത്യാഗം കർമ്മണ്യകർമ്മയ പശ്യ എന്ന് പറയുന്നത് ശങ്കരാചാര്യർ അത് പറയുന്നുണ്ട്. മുഖ്യമായ കർമ്മസന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ശങ്കരാചാര്യത് പറയുന്നുണ്ട്. ശങ്കരാചാര്യർക്ക് ഗീത അറിയുന്നില്ലെന്നല്ല ഞാൻ പറയുന്നു. ദമ്പകർണന്മാരെ നേരെ ചാടി വീഴരുത്, അതല്ല ഞാൻ പറയുന്നത്. അതായത് ഗീതയിൽ പറയുന്ന പരമാർത്ഥമായിട്ടുള്ള സർവകർമ്മ സർവധർമ്മ സന്യാസം എന്ന് പറയുന്നത് താത്വികമായി ശങ്കരാചാര്യർ പറയുന്നത് തന്നെയാണ്, കർമ്മണ്യ കർമ്മ പശ്യ. പക്ഷെ സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നതിന് ശങ്കരാചാര്യർ വേറെന്ന് പറയുന്നുണ്ട്. എന്താണോ ബാഹ്യമായ സർവകർമ്മത്യാഗം, നിരഗ്നി എന്ന് പറയുന്നു. ആ നിരഗ്നിയെ ഗീതാകാരം അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകം പറയുന്ന എന്താണ്? നിരഗ്നിക്രിയ. ശങ്കരാചാര്യ സാധനയായി നിർദ്ദേശിക്കുന്ന സർവകർമ്മ സന്യാസപൂർവകമായ ആത്മനിഷ്ഠ ആ രീതിയിലല്ല ഗീതയിൽ സ്വീകരിച്ചിരിക്കുന്ന. എന്താണ് സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ? നൈവ കുറുവന്നകാരയൻ സർവകർമ്മ കർമാണി മനസാ സന്യസ്യ, 6-ാം അധ്യായത്തിൽ മറ്റും പറഞ്ഞത് സർവകർമ്മ സങ്കല്പത്യാഗം, അതായത് യോഗവും സന്യാസവും ഒരുമിക്കുന്നു. അതാണ് ശങ്കരാചാര്യർ പറയുന്നത്. സർവസങ്കല്പ സന്യാസി അതാണ് ഗീതയിൽ മുഖ്യമായി പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് ആ സർവധർമ്മ കർമ്മത്തിലുള്ള അകർമ്മദർശനം അതാണ് മുഖ്യമെങ്കിൽ എന്താണ് സർവപാപത്തിൽ നിന്നും മോചിതനായി സംസാര ചക്രം അവിടെ അവസാനിക്കുന്നു. അത് തന്നെയാണ് ആ സർവധർമ്മ സന്യാസം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് മുഖ്യമായി മനസ്സിലാക്കേണ്ടത്. ആ ധർമ്മ ഗീതാകാരൻ പറയുന്ന ആ സർവധർമ്മ പരിത്യാഗത്തിൽ അയാൾ എന്ത് ചെയ്യുന്നു? സർവ സംസാരത്തിൽ നിന്നും മോചനായിത്തീരുന്നു. അതങ്ങനെ പ്രത്യേകം ഞാൻ പറയാൻ കാരണം, അല്ലാതെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സന്യാസം ഉണ്ടല്ലോ. ഗുരുവിനോട് ചോദിച്ചു വാങ്ങുന്ന സന്യാസം, പിടിച്ചു വാങ്ങുന്ന സന്യാസം, ആ സന്യാസമാണ് ഇവിടെ പറയുന്നത്. അതാണ് സർവധർമ്മ സന്യാസം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റിപ്പോയി. എന്നുവെച്ചാൽ ഇവിടെ സന്യാസം എന്ന് പറയുന്നത് ഗീതയിൽ പറയുന്ന സർവധർമ്മ സന്യാസം എന്ന് പറയുന്ന ആന്തരികമായ സന്യാസം. ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് 18 അധ്യായങ്ങളിലും പറയുന്ന അതാണ്. ഇനി വരുന്ന ഭാഗങ്ങൾ നമ്മളത് വിശദീകരിക്കും. ഗീതയിൽ പറയുന്ന സന്യാസം, ജ്ഞാനം തുടങ്ങിയ ശബ്ദങ്ങൾക്കെല്ലാം വിശദീകരണങ്ങൾ ഗീതയിൽ തന്നെയുണ്ട്. ഗീതയ്ക്ക് പുറത്തുപോയി നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്നുവെച്ചാൽ ഗീതാശ്ലോകങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ വിശദീകരണങ്ങൾ കിട്ടും. പിന്നെ ഭാഷ്യകാരന്മാർക്ക് ഓരോരോ കാലമനുസരിച്ച് അവർക്ക് ഓരോരോ കാര്യങ്ങളെ സമർത്ഥിക്കാനുണ്ട്. അതിനുവേണ്ടി അവർ ആ കാലദേശങ്ങൾക്കനുസരിച്ച് ഓരോന്നിനെ അതിനെ വ്യാഖ്യാനിച്ചെടുക്കും, കൂട്ടിച്ചേർക്കും, മാറ്റും. അതെല്ലാം വ്യാഖ്യാതാക്കളുടെ മനോധർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന സർവധർമ്മം അതാണ്. ഏകം സാങ്കേം ച യോഗം ച യപശ്യതി സപശ്യതി. ഗീതയുടെ താല്പര്യം ശരിയായി മനസ്സിലാക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. സാങ്കേത്തെയും യോഗത്തെയും ഒന്നായിട്ട് തന്നെ കാണും. സാങ്കേ എന്ന് പറയുമ്പോൾ ജ്ഞാനം, യോഗം എന്ന് പറയുന്നതും ജ്ഞാനം, രണ്ടും ഒന്ന് തന്നെ. സാങ്കേ എന്ന് പറഞ്ഞാൽ കർമ്മം, യോഗം എന്ന് പറഞ്ഞാലും കർമ്മം. ഗീതയിൽ ഇത് രണ്ടും ചേരുന്നതാണ്. അല്ലാതെ വിവേക ചൂടാമണിയുടെ ജ്ഞാനമല്ല ഇവിടെ പറയുന്നു. പ്രത്യേകം ധരിക്കണോ? വിവേക ചൂടാമണി പറയുന്ന ഞാനും മോശം എന്നല്ല ഞാൻ പറയുന്നു. അത് ജ്ഞാനമുണ്ട് അവിടെ. ഗീതയിൽ പറയുന്ന അതല്ല. അവിടെ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്ന അർത്ഥത്തിന് തരത്തില്ല. അവിടെ പറയുന്ന സാങ്കേതിക യോഗം ഒന്നുമല്ല ഇവിടെ പറയുന്നു. അവിടെ നിഷേധിക്കുന്നതല്ല ഇവിടെ പറയുന്നു. ഗീതാ ശ്ലോകങ്ങളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ മഹാഭാരതം വായിക്കും. അത് വായിക്കാൻ മെനക്കെടുക്കും. കുറഞ്ഞ വർഷം മഹാഭാരതത്തിൽ ശാന്തിപർവമെങ്കിലും വായിക്കും. അതിലാവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഉപദേശങ്ങൾ വായിക്കും. മഹാഭാരതത്തിൽ നിരവധി ഉപദേശങ്ങൾ വരുന്നുണ്ട്. ആ ഉപദേശങ്ങളിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ആവർത്തിച്ച് ആവർത്തിച്ച് പല ഭാഗങ്ങളിലും പറയുന്നത്. ഗീതയിൽ മാത്രമല്ല ഈ ശ്ലോകങ്ങളുള്ളത്, മഹാഭാരതത്തിൽ ഈ ശ്ലോകങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പോൾ അവിടെ ഇത് മനസ്സിലാകും. അതാണ് മുഖ്യം. അതിന് ഭാഗവതം വായിച്ചാലും പോരാ, മഹാഭാരതം തന്നെ വായിക്കും. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന നിലയിൽ നിന്ന് മുമ്പോട്ട് പോകണം. ഗീത മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിവേക ചൂടാമണിയൊക്കെ താഴ്ത്തി വയ്ക്കണം. തൽക്കാലത്തേക്ക് അതിനെ മാറ്റി വയ്ക്കണം. എന്നിട്ട് ഗീതയിലേക്ക് കടക്കണം. എന്നാലേ ഗീത ശരിക്കും മനസ്സിലാവും. അപ്പൊ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവും. അതിലൂടെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്കുണ്ടാകുന്ന ജ്ഞാനങ്ങളെല്ലാം വികല്പജ്ഞാനമാണ്. ആ വികല്പജ്ഞാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അനുഭൂതിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് രണ്ടും ഒരേ സമയത്ത് സാധ്യമല്ല. ആ വികല്പജ്ഞാനത്തിന്റെ തലം വിട്ടാലേ അനുഭൂതിയിലെത്തത്തുള്ളൂ. അപ്പം ഈ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് തന്നെ നിൽക്കും. ജ്ഞാനിയും അജ്ഞാനിയും എപ്പോഴും രണ്ട് തട്ടി തന്നെ നിൽക്കും. രണ്ടുപേർക്കും ഒരു തട്ടിൽ നിൽക്കാൻ ഒക്കത്തില്ല. കാരണം അജ്ഞാനി തന്റെ തലത്തിൽ നിന്നുകൊണ്ട് ജ്ഞാനിയുടെ തലത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒക്കത്തില്ല. അജ്ഞാനി തന്റെ തലത്തിൽ നിന്നുകൊണ്ട് അജ്ഞാനിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അവനൊട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു വഴിയുള്ളൂ, എന്താണോ, അവന്റെ അജ്ഞാനം നശിക്കുക. അതല്ല വേറെ വഴിയില്ല. അതിന് വിവേകമുള്ളവൻ എന്ത് ചെയ്യുന്നു, സുഹൃതമുള്ളവൻ എന്ത് ചെയ്യുന്നു, പുണ്യമുള്ളവൻ എന്ത് ചെയ്യുന്നു, അവൻ അജ്ഞാനിയുടെ വഴിയെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവന്റെ അജ്ഞാനം നശിക്കുന്നു. അല്ലാത്തവൻ തിരിഞ്ഞു നടക്കുന്നു. ഈ രണ്ട് വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മളിതിനെ സമീപിക്കുമ്പോൾ നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെന്താണ്, നമ്മളവിടെ എത്തിയില്ല, നമ്മൾ ഈ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ അറിവ് അപൂർണമാണെന്ന് നമ്മൾ അംഗീകരിക്കുക. ഒരിക്കലും നമ്മുടെ അറിവ് പൂർണ്ണമാണെന്ന് നമ്മൾ ധരിക്കാതിരിക്കുക. എന്നാലേ ഇത് ശരിയാകത്തുള്ളൂ. നമ്മൾ ഏതെങ്കിലും വഴിക്ക് നിന്നുകൊണ്ട് നമ്മൾ ധരിക്കുകയാണ് ആ ഇതിനെക്കുറിച്ച്, ഇല്ല ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ശരിയായ ജ്ഞാനം ഭാഷകാരം പറഞ്ഞല്ലോ, സാക്ഷാത് സമ്യക് ദർശനം, അദ്വൈതാത്മവിഷയം എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ അത് വെറും വികല്പം മാത്രമാണ്, അതൊരിക്കലും ആകുന്നില്ല. അതുകൊണ്ട് അതിൽ ഈ ചോദ്യം ന്യായമായ ഒരു ചോദ്യമാണ്. പക്ഷെ എന്നാൽ അതിൻ്റെ പോരായ്മ നമ്മൾ മനസ്സിലാക്കുക. എവിടെയാണ് നമ്മുടെ ചിന്തയിൽ പോരായ്മ വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ താല്പര്യം ഇതാണ്, ഇവിടെ എവിടെയാണോ നമ്മൾ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് അവിടെ മാത്രം നമ്മൾ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഗീതയിൽ എവിടെയാണോ കർമ്മത്തെ നിരാകരിക്കുന്നത് അവിടെ പിന്നെ നമ്മൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോകരുത്. അവിടെ കർമ്മയ്ക്ക് ഫലമുണ്ടോ, ഫലചിന്തയുടെ ആവശ്യമുണ്ട്. അത് ഭഗവാൻ വ്യക്തമായി പറയുന്നു, നാനവാപ്തം അവാപ്തവ്യം നിയോർജന തൃഷിലോകേഷി, മൂന്ന് ലോകത്തിലും എനിക്കിതുകൊണ്ടൊന്നുമില്ല, എന്നാൽ ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, അവിടെ കർമ്മമുണ്ടെന്ന് സമർത്ഥിക്കുകയല്ല, മറിച്ച് തന്നിൽ കർമ്മമില്ലെന്ന് പറയുക. അവിടെ നമ്മൾ ഭഗവാനും കർമ്മം ചെയ്യുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഭഗവാനിൽ കർമ്മമില്ലെന്നാണ്. അതാണ് അവിടുത്തെ മുഖ്യമായി മനസ്സിലാക്കേണ്ടത്. പിന്നെ കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യൂ എന്ന് ആരോടാവശ്യപ്പെടുന്നു, കർമ്മവും ഫലവും ഉണ്ടെന്ന് കരുതുന്നവനോട്. കർമ്മവും ഫലവും സത്യമാണെന്ന് കരുതുന്നു. അതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്, കർമ്മയോഗം അജ്ഞനാണ്, ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, അത് അജ്ഞനാണ് എന്ന് പറയുന്ന അതാണ്. സർവഭൂതേഷു യേനൈകം ഭാവം അമ്യമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധി സാത്വികം പൃഥക്തേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിധി രാജസം പൃഥക്തേന തു ഭേദേന പ്രതിശരീരമന്യുത്വേന യജ്ഞാനം നാനാഭാവാൻ ഭിന്നാൻ ആത്മനഃ പൃഥക്വിധാൻ പൃഥക് പ്രകാരാൻ ഭിന്നലക്ഷണാൻ. ഇനി പറയുന്ന രണ്ട് ശ്ലോകങ്ങളും സാധാരണ ജീവന്റെ അനുഭവങ്ങളെ വെച്ച് പറയുകയാണ്. രാജസ താമസ ജ്ഞാനങ്ങളെക്കുറിച്ച് പറയും, അതായത് പരമാർത്ഥത്തെക്കുറിച്ച് പറയാൻ അല്പമേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് ഒരു ശ്ലോകത്തിൽ പറയുന്നത്. വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറയേണ്ടി വരുന്നത്. കാരണം എന്തുകൊണ്ട്, ജീവന്മാരെല്ലാം ആ തലത്തിലാണ്, അതുകൊണ്ട് അതിനെ കൂടുതൽ വർണ്ണിച്ച് വിസ്തരിച്ച് പറയും. പൃഥക്വേന തു ഭേദേന പ്രതിശരീരം അന്യത്വേന യജ്ഞാനം നാനാഭാവാൻ ഭിന്നാൻ ആത്മനഃ പൃഥക് വിധാൻ പൃഥക് പ്രകാരാൻ. പൃഥക്കായി വെവ്വേറെ കാണുന്നു, പൃഥക്കായി ഉണ്ടാകുന്ന ജ്ഞാനം നാനാഭാവാൻ പൃഥക് വിധാൻ പൃഥക്വേന തു ഭേദേന വേറിട്ട് വേറിട്ട്, പ്രതിശരീരം അന്യത്വേന ഓരോ ശരീരത്തിനും വെവ്വേറെയായിട്ട്, യജ്ഞാനം നാനാഭാവാൻ ഭിന്നാൻ ആത്മന പൃഥക് വിധാൻ പൃഥക് പ്രകാരാൻ ഭിന്നലക്ഷണ ഭേദജ്ഞാനമെന്ന് ചുരുക്കം. അതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് പറയുക, നാനാപ്രകാരത്തിൽ കാണുന്നു. ഏകത്വജ്ഞാനമില്ല എന്നത് ഭിന്നലക്ഷണാൻ ഭിന്നരൂപത്തിൽ കാണുന്നു. എന്നുവെച്ചാൽ ഇവിടെ രണ്ട് ജ്ഞാനങ്ങളെ അംഗീകരിക്കുകയാണ്. ഒരു ജ്ഞാനത്തെ എല്ലാവർക്കും അംഗീകരിച്ചേ പറ്റൂ, ജ്ഞാനിക്ക് കൂടി അംഗീകരിച്ചേ പറ്റൂ. ജ്ഞാനിയും അജ്ഞാനിയും സ്വീകരിച്ചിരിക്കുന്ന ഏതാണ്? ഈ ഭേദജ്ഞാനമാണ്. ജ്ഞാനിക്കും ഭേദജ്ഞാനത്തെ സ്വീകരിച്ചേ പറ്റൂ. അതാണെന്ന് പറഞ്ഞു വിഭക്തേഷു അവിഭക്തം. ആദ്യം പറഞ്ഞ എന്താണ്? വിഭക്തേഷു വിഭക്തങ്ങളിൽ, അതായത് ഈ പ്രപഞ്ചാനുഭവത്തെ പറയുകയാണ്. ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് തത്വജ്ഞാനിക്കുമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? രാജസജ്ഞാനത്തിന് ആ പ്രപഞ്ചാനുഭവം മാത്രമേ ഉള്ളൂ. ജ്ഞാനിക്കാണെങ്കിലും അവിടെ അവിഭക്തജ്ഞാനം കൂടിയുണ്ട്. അവിഭക്തം അതിന് മാധ്വാചാര്യർ പറയും വിഷ്ണു, അവിടുത്തെ വിഷ്ണു ജ്ഞാനം എന്ന്. സർവപ്രപഞ്ചത്തിലും വിഷ്ണുവിനെ കാണുന്ന ജ്ഞാനം. ആ ജ്ഞാനം ഇല്ലാത്ത നമ്മുടെ സാധാരണ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭിന്ന ലക്ഷണം, വെറും ഭേദജ്ഞാനം മാത്രം, നാനാത്വത്തെ മാത്രമേ കാണുന്നുള്ളൂ. സാധാരണ പറയുന്നുണ്ട് നാനാത്വത്തിൽ ഏകത്വം. ആ ഏകത്വം ഇല്ല ഇവിടെ, ആ ജ്ഞാനമില്ല. ആ നാനാത്വത്തിൽ ഏകത്വം ജ്ഞാനം വന്നു കഴിഞ്ഞാൽ, കാരണം നാനാത്വം ജ്ഞാനം എല്ലാവർക്കുമുണ്ട്, ജ്ഞാനിക്കും അജ്ഞാനിക്കുമുണ്ട്. അതുകൊണ്ടാണ് വ്യവഹാരം നടക്കുന്നത്. ജ്ഞാനിക്കുമുണ്ടെന്ന് പറയാൻ എന്തുകൊണ്ടാണോ ജ്ഞാനിയിലെ വ്യവഹാരത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുക, അവിടെ ഗുരു ശിഷ്യൻ ഉപദേശം ബന്ധം മോക്ഷം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനി പറയുന്നു. അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ എന്തുവരും? അവിടെ പ്രപഞ്ചജ്ഞാനമുണ്ട്. പക്ഷെ അവിടുത്തെ ഏകത്വജ്ഞാനമുള്ളവന് ഈ നാനാത്വജ്ഞാനം ഉണ്ടാക്കുന്ന ചിത്തവികാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നാനാത്വജ്ഞാനം ഉണ്ടാകുന്ന ചിത്തവികാരങ്ങളെന്ന് പറയുന്ന വിദ്വേഷം, പക, വെറുപ്പ്, ഭേദബുദ്ധി, അധർമ്മം, അന്യായം, അസത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകത്തില്ല. വ്യവഹാരത്തിൽ രാജസ താമസജ്ഞാനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് കേവലം ഈ ഭേദജ്ഞാനം മാത്രമുള്ളതുകൊണ്ടാണ്. ആ ഭേദജ്ഞാനത്തിന്റെ എല്ലാ ദോഷങ്ങളെയും നിരാകരിക്കുന്നതാണ് ഇവിടെ പറയുന്ന ഏകത്വജ്ഞാനം. അപ്പോൾ അതുകൊണ്ടാണ് മഹാത്മാക്കളിൽ അകാരുണികമായ അകാരണ എന്നുവെച്ചാൽ ഹേതുവില്ലാതെ അഹേതുകമായ ആ ദയയും കാരുണ്യം എല്ലാം വരുന്ന അതുകൊണ്ടാണ്. രണ്ടു കാര്യങ്ങളുണ്ട്. അഭേദജ്ഞാനം ഉണ്ടെങ്കിൽ പിന്നെ ആൾക്ക് ആരോട് കാരുണ്യം എന്ന് ചോദിക്കും? കുത്തർക്കം ചോദിക്കും. എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ ആൾക്കാരോട് കാരുണ്യം തോന്നാനാണ്, ആർക്കാരോട് ദയ തോന്നും. ഒന്നല്ലേ ഉള്ളൂ, ഭേദമുള്ളിടത്തല്ലേ കാരുണ്യം ദയവും എല്ലാം വരുന്നു. അതിന് സമാധാനമെന്ന് പറഞ്ഞാൽ എന്താണ്? വിഭക്തേഷു. ഇവിടെ പലത് കാണുന്നുണ്ട്, കാണാതിരിക്കുന്നില്ല. ആ പലത് കാണുന്നതിലാണ് കാരുണ്യവും ദയവും ഒക്കെ ആവശ്യമുള്ള ഭാവങ്ങൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ത് വരുന്നു? ആ വിഭക്തമായതിനെ കാണുന്നുകൊണ്ട് അവരിൽ കാരുണ്യവും ദയവും ഒക്കെ ഉണ്ടാവും. അതിന് വിപരീതമായതിനെല്ലാം, ഭേദം സൃഷ്ടിക്കുന്ന വൈരുദ്ധ്യങ്ങളെല്ലാം അവിടെ നിരാകരിക്കുന്നു. അപ്പോൾ ഭേദത്തിൽ തന്നെ അഭേദം കാണാൻ കഴിയുന്നുകൊണ്ടാണത്. അപ്പൊ ഭേദം കൊണ്ടുള്ള ഭേദത്തെ അവർ സ്വീകരിക്കുന്നില്ല, ഭേദത്തിൽ വരുന്ന അഭേദത്തെ അവർ സ്വീകരിക്കുന്നു. ഭേദത്തിൽ പിന്നെ ഭേദത്തെ കാണുന്നവൻ ജ്ഞാനിയല്ല. അതല്ല, ഇവിടെ അഭേദം മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ പറയുന്നു ഭിന്ന ലക്ഷണം, വേറെ വേറെ തന്നെ കാണുന്നവൻ. അതെന്തിനാകാം? ഏതിനുമാകാം. മനുഷ്യനിൽ ഭേദം കാണുക, അല്ലെങ്കിൽ ആത്മഭേദം, ഇവിടെ പ്രത്യേകിച്ച് ആത്മഭാവം ഭേദമെന്നൊന്നും ഇവിടെ ഇപ്പോൾ ഭാഷകാരും വ്യാഖ്യാനിക്കുന്നില്ല. അത് രാജസജ്ഞാനമാണ്. ഇവിടെ രാമാനുജാചാര്യർ പറയും, ബ്രാഹ്മണാദിഷു ബ്രാഹ്മണാദ്യാകാര പൃഥക്ത്വൻ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാര്, ഇവൻ ബ്രാഹ്മണൻ, ഇവൻ ക്ഷത്രിയൻ, ഇവൻ വൈശ്യൻ എന്നിങ്ങനെ കാണുന്നു, വേർതിരിച്ച് വേർതിരിച്ച്. അങ്ങനെ കാണുന്ന ആ ജ്ഞാനം അത് രാജസജ്ഞാനമാണ്. അങ്ങനെ മാത്രം കാണും, ഇവൻ ബ്രാഹ്മണനാണ്, ഇവൻ ക്ഷത്രിയനാണ്, ഇവൻ വൈശ്യനാണെന്ന് വേറെ വേറെ കാണുന്നു. കാരണം ഇത് അടുത്ത് ചർച്ച ചെയ്യുന്ന ആ വിഷയമാണ്. അതുകൊണ്ടാണ് രാമാനുജാചാര്യർ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുന്നത്. അങ്ങനെ വ്യവഹാരത്തിൽ മനുഷ്യനെ തന്നെ വേറായിട്ട് കാണുക, ആ അങ്ങനെ വേറിട്ട് കണ്ടിട്ട് പിന്നെ അതിന്റെ ഭേദത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇവരെല്ലാം വേർതിരിച്ച് വേർതിരിച്ച സമൂഹത്തിൽ ഭേദദൃഷ്ടിയോടുകൂടി കാണുക, ഇവരിൽ ഏകത്വ ബുദ്ധി വരാതിരിക്കുക, അത് രാജസജ്ഞാനമാണ്. വിജ്ഞാനാദി യജ്ഞാനം സർവേഷു ഭൂതേഷു, സർവപ്രാണികളും അങ്ങനെ വേറെ വേറെ കാണുന്നു. ജ്ഞാനസ്യ കർത്തൃത്വ അസംഭവാ ഏന ജ്ഞാനേന വേത്തി. ജ്ഞാനത്തിൽ കർത്തൃത്വം വരത്തില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്, ഏതൊരു ജ്ഞാനം കൊണ്ടാണോ അവൻ അറിയുന്നത്, ജ്ഞാനത്തെ ഉണ്ടാക്കുകയല്ല, ജ്ഞാനം കൊണ്ടവൻ അറിയുന്നു. ജ്ഞാനം കൊണ്ടവനൊന്നും സൃഷ്ടിക്കുന്നില്ല. അവന്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാന രാജസജ്ഞാനം കൊണ്ട് അവൻ ഈ നാനാത്വം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഏകത്വത്തെ അവന് കാണാൻ കഴിയുന്നില്ല. അവൻ അഭേദബുദ്ധിയില്ല. ആ അഭേദബുദ്ധിയുടെ ലക്ഷണമാണ് കാരുണ്യം, ജീവകാരുണ്യം എന്ന് പറയുന്നത്. തജ്ജ്ഞാനം വിദ്യ രാജസം രജോഗുണ നിർവൃത്തം. അത് രജോഗുണം കൊണ്ടുണ്ടാകുന്നതാണ്. അഭേദജ്ഞാനത്തിൽ അവർക്ക് ഭേദചിന്തയില്ല, അവിടെ ജീവകാരുണ്യം ഉണ്ടായിരിക്കും. അതൊക്കെ അതിന്റെ ഫലമായി വരുന്നതാണ്. ഭേദജ്ഞാനത്തിലാണെങ്കിലോ അവിടെ ഭേദബുദ്ധി മാത്രമേ കാണൂ. അവർക്ക് മനുഷ്യരെ ഏകമായി കാണാൻ പറ്റില്ല, മറ്റ് പ്രാണികളെ എല്ലാം ഒന്നുപോലെ കാണാൻ കഴിയത്തില്ല. മനുഷ്യനെ മാത്രമല്ല ഇവിടെ പറയുന്നത്, അത് പ്രത്യേകം ഇവിടെ മനുഷ്യനു വേണ്ടി മാത്രം നാനാഭാവാൻ പൃഥക് പ്രകാരാൻ പ്രതി ശരീരം സർവ്വപ്രാണികളെയും ഒന്നുപോലെ കാണും. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യന്റെ മാത്രം ശ്രേഷ്ഠതയെന്നും ഇവിടെ പറയുന്നില്ല. ഒരു ഉറുമ്പിനെ അതുപോലെ കാണുക, അതാണ് പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തം മഹേതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേക്ഷുനാ കർമ്മ യത്തത് സാത്വികം ഉച്യതേ യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാപുനാ ക്രിയതേ ബഹുളായാസം തദ്രാജസമുദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷിത പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസമുച്യതേ മുക്തസംഗോനഹം വാദി ദൃത്യുത്സാഹസമന്വിത സിദ്ധ്യസിദ്ധ്യോർനിർവികാര കർത്താ സാത്വിക ഉച്യതേ രാഗീ കർമ്മഫലപ്രേപ്സുർ ലബ്ധോ ഹിംസാത്മകോ ശുചി ഹർഷശോകാന്വിത കർത്ത രാജസപരികീർത്തിത അയുക്ത പ്രാകൃത സ്തബ്ധ ഷഡോ നൈഷ്കൃതി കോലസ വിഷാദി ദീർഘസൂത്രീച കർത്താ താമസ ഉച്യതേ ബുദ്ധിർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാവേത്തി ബുദ്ധിസ്സാപാർത്ഥ സാത്വികീ യയാ ധർമ്മം അധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിസ്സാപാർത്ഥ രാജസീ അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധിസ്സാപാർത്ഥ താമസീ ധൃത്യാ യയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാഃ യോഗേനവ്യഭിചാരിണ്യാ ധൃതിസ്സാപാർത്ഥ സാത്വികീ യയാ ദുർധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയതേ അർജുന പ്രസംഗേന ബലാകാംക്ഷീ ധൃതിസ്സാപാർത്ഥ രാജസീ യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധ ധൃതിസ്സാസ്താമസീമത സുഖം ത്വിദാനീം ത്രിവിധം ശൃണു മേ ഭരതർഷഭ അഭ്യാസാന്ദ്രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തസ്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം ശ്രീ ഗുരുഭ്യോ നമഃ.